ഒരു പരമ്പരയെ സൂക്ഷിച്ചുകൊണ്ട് ശ്രീമദ്ഭാഗവതയുടെ 6-ാം അധ്യായം 4-ാം ശ്ലോകം. മൂന്നാമത്തെ ശ്ലോകത്തിലാണ് യോഗാരൂഢന്റെ ശമത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ എന്താണ് യോഗാരൂഢന്റെ ശമം? അതവിടെ വിശദീകരിച്ചില്ല. അതാണ് അടുത്ത ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത്. എന്താണ് യോഗാരൂഢന്റെ ശമം എന്നുള്ളത്. േന്ദ്രിയാർത്തേഷോ നഃകർമ്മസനുഷജ്ജതേ സർവസങ്കല്പസന്യാസീ യോഗാരൂഢസ്തദുച്യതേ. അധിദാനിയും കഥാ യോഗാരൂഢോ ഭവതി തിച്ചതേ. ഒരാളെപ്പോൾ ആൾ യോഗാരൂഢനായിത്തീരുന്നു. എന്താണ് ആ യോഗാരൂഢാവസ്ഥ? അതാണ് പറയുന്നത്. ഇത്യുച്ചതേ യഥാ സമാധീയമാന ചിത്തോ യോഗി ഇന്ദ്രിയാളത്തേഷു ഇന്ദ്രിയാണമർത്ഥ ശബ്ദാദേഹ തേഷു ഇന്ദ്രിയാളത്തേഷു കർമ്മസു ച നിത്യനൈമിത്തികാമ്യ പ്രതിഷിദ്ധേഷു പ്രയോജനാഭാവബുദ്ധ്യ നാനുഷജ്ജതേ അനുഷംഗം കർത്തവ്യതാബുദ്ധിം ന കരോതി ഇത്യർത്ഥ. യഥാ എപ്പോഴാണോ സമാധീയമാന ചിത്ത യദുരുവന്റെ മനസ്സാണോ അന്ധകരണമാണോ ഏകാഗ്രപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, യോഗി അങ്ങനെയുള്ളവൻ, ഇന്ദ്രിയാർത്ഥേഷു ഇന്ദ്രിയാണാമൃത്ത ശബ്ദാദേഹത്തേഷു ഇന്ദ്രിയാർത്ഥേഷു, ഇവിടെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു ഇന്ദ്രിയാർത്ഥേഷു ഇന്ദ്രിയ വിഷയങ്ങളിൽ. കർമ്മസച്ച നിത്യനൈമിത്തിക കാമ്യ പ്രതിഷിദ്ധേഷു വിഷയങ്ങളിലും കർമ്മങ്ങളിലും പ്രത്യേകം പറഞ്ഞു. വിഷയങ്ങളെന്ന് പറയുമ്പോൾ കർമ്മങ്ങൾ മാത്രമല്ല വിഷയങ്ങൾ, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ അല്ല വിഷയങ്ങളാണ്. അതിനും പ്രത്യേകിച്ച് കർമ്മങ്ങൾ പ്രത്യേകം പറയുന്നത് നിത്യ നിയമിത്തിക കാമ്യ പ്രതിഷിദ്ധേഷു സർവകർമ്മങ്ങളിലും പ്രയോജന അഭാവ ബുദ്ധ്യ തനിക്ക് ഈ കർമ്മങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നറിഞ്ഞിട്ട് ആ ബോധം കൊണ്ട് നാനുഷജ്ജതേ അനുഷംഗം കർത്തവ്യത ബുദ്ധിം ന കരോതി. കർത്തവ്യത ബുദ്ധി ചെയ്യുന്നില്ല. അനുഷജ്ജത എന്ന് പറയുന്ന ഈ വാക്ക് അനുഷജ്ജന അനുസക്തി പല ഭാഗങ്ങളും വരുന്നതാണ്. ഗീതയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രയോഗിക്കുന്നതാണ്. ഈ അനുഷംഗത്തിന് ഇവിടെ ആചാര്യസ്വാമി കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം കർത്തവ്യത ബുദ്ധിം ന കരോതി എന്നാണ്. ശ്രീ രാമാനുജൻ, ശ്രീധരാചാര്യർ തുടങ്ങി മറ്റ് പ്രസിദ്ധരായ വ്യാഖ്യാതാക്കളെല്ലാം കൊടുത്തിരിക്കുന്ന അർത്ഥം അനുഷജ്ജനം എന്ന് വെച്ചാൽ ആസക്തി, അസക്തമാകാതിരിക്കുക എന്നുള്ളതാണ്. അജ്ഞാനുഷജ്ജതയെന്ന് സംഘമർഹതി രാമാനുജാചാര്യർ വ്യാഖ്യാനിക്കുന്ന അങ്ങനെയാണ്. പിന്നെ സംഘമർഹതി എനിക്ക് ശക്തി വരുന്നില്ല എന്നുള്ളതാണ്. ആചാര്യസ്വാമികൾ കർത്തവ്യതാ ബുദ്ധി എന്ന് കൊടുക്കുന്നത് ആ കർമ്മത്യാഗം ശമം അതിലവിടെ കർമ്മത്യാഗം ബാഹ്യമായിട്ടുള്ള കർമ്മത്യാഗം അതുകൂടി ഉദ്ദേശിച്ചിട്ടാണ്. പക്ഷേ മറ്റുള്ളവരതിനെ അദ്വൈതികളായിട്ടുള്ള മറ്റാചാര്യന്മാരുകൂടി ശ്രീധരാചാര്യരും മറ്റു അദ്വൈതികളാണ്. അവര് വ്യാഖ്യാനിക്കുന്നത് അത് സക്തി, മാനസികമായ ആസക്തി പിടിയുക. അടുത്ത് പറയുന്നുണ്ട് എന്താണ്, സർവസങ്കല്പ സന്യാസി. അതാണ് അവിടെ മുഖ്യം. യോഗാരൂഢന്റെ ലക്ഷണമായി പറയുന്നത് സർവസങ്കല്പ സന്യാസവും. സർവസങ്കല്പ സന്യാസവും സർവ കർമ്മസന്യാസവും എന്ന് പറയുന്നതിന് അല്പം ആശയവ്യത്യാസത്തോടുകൂടിയാണ് മറ്റുള്ളവരിതിനെ കാണുന്നത്. അപ്പോ സർവസങ്കല്പ സന്യാസം എന്ന് പറയുമ്പോൾ ബാഹ്യമായി കർമ്മങ്ങൾ നടന്നുകൊണ്ടിരുന്നാലും സങ്കല്പങ്ങൾ ഉള്ള തേച്ചിരിക്കുന്നു, കർമ്മത്തെ ചുറ്റുപറ്റിയുള്ള സങ്കല്പങ്ങൾ തേച്ചിരിക്കുന്നു. മറ്റു കർത്തവ്യതാ ബുദ്ധിയെ തന്നെ ത്യജിക്കുന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർമ്മങ്ങളെ തന്നെ ത്യജിക്കുക എന്നതാണ്. ഇവിടെ ശമം എന്ന് പറയുന്നതിന് എന്താണ്, ബാഹ്യമായ കർമ്മങ്ങളുടെ ബാഹ്യമായ ത്യാഗമാണോ അതോ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കെ തന്നെ ആ കർമ്മങ്ങളെ ചുറ്റുപറ്റിയുള്ള സങ്കല്പങ്ങളെ ത്യജിക്കുകയാണ്, അതാണ്. അപ്പോൾ ഇവിടെ മുഖ്യമായി വരുന്ന അർത്ഥം സങ്കല്പത്യാഗം തന്നെയാണ്. കർമ്മങ്ങൾ ബാഹ്യമായി നടക്കുന്നോ നടക്കുന്നില്ലയോ എന്നുള്ളതല്ല മുഖ്യമായ വിഷയം, കർമ്മത്തെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങൾ അത് സംഭവിക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ്. സാധാരണ ഒരുവൻ, അതാണ് യോഗാരൂഢനിവിടെ പ്രത്യേകിച്ച് യോഗാരൂഢ സ്തുതിച്ചത്, സാധാരണ മനുഷ്യൻ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തെ സംബന്ധിച്ച് ഒരുപാട് സങ്കല്പങ്ങളുണ്ടാകും. ഇവിടെ പറയുന്ന യോഗാരൂഢൻ കർമ്മം ചെയ്യുമ്പോൾ സങ്കല്പങ്ങളുണ്ട്. കാരണം കർമ്മമെന്ന് പറയുമ്പോൾ സങ്കല്പം കൂടി ചേർന്നിട്ടാണ്. മുമ്പൊരു സ്ഥലത്ത് ഭാഷകാരൻ പറഞ്ഞിട്ടുണ്ട്, മനസ്സുകൊണ്ട് സങ്കല്പിച്ചില്ലെങ്കിൽ പിന്നെ ബാഹ്യമായി പിന്നെ കർമ്മങ്ങളില്ല. സങ്കല്പമാണ് കർമ്മത്തിന്റെ ഒരു മുഖ്യമായ ഭാഗം. സങ്കല്പം എന്ന് പറയുന്നത് അന്ധകരണത്തിന്റെ ക്രിയ, ബാക്കി ഉള്ള പ്രവർത്തനങ്ങൾ അത് സങ്കല്പത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് തുച്ഛമായ കർമ്മങ്ങളാണ്. അത് ശാരീരിക ക്രിയ. കർമ്മം പ്രധാനമായിട്ട് രണ്ടു തരത്തിലാണ് നടക്കുന്നത്. ഒന്ന് ശാരീരികമായ ക്രിയ എന്നുള്ളതാണ്. ശാരീരിക ക്രിയ അത് സഹജമായി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്, ശരീരമുള്ളപ്പോഴെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു, നടക്കുക ഇരിക്കുക തുടങ്ങിയ സർവ വ്യാപാരങ്ങളും സഹജ സാധാരണഗതിയിൽ ജീവന നിർവഹണത്തിന് വേണ്ടി ചെയ്യേണ്ടി വരുന്ന വ്യാപാരങ്ങൾ, പിന്നെ നമ്മൾ ബോധപൂർവം ചെയ്യുന്ന ശരീരം കൊണ്ട് ചെയ്യുന്ന അധ്വാനങ്ങൾ എല്ലാം കർമ്മമാണ്. ഇതുപോലെ തന്നെ കർമ്മമാണ് മാനസികമായ വ്യാപാരം, സങ്കല്പം, മനസ്സിന്റെ സങ്കല്പം അതും കർമ്മമാണ്. മനസ്സിന്റെ അന്ധകരണത്തിലുള്ള ആ സങ്കല്പങ്ങൾ അത് പല രൂപത്തിലാണ്. അത് ചിലപ്പോൾ മനസ്സിന്റെ തന്നെ യത്നമായിട്ട് ആ കർമ്മങ്ങൾ നിൽക്കുന്നു. മനസ്സിന്റെ തന്നെ യത്നം അത് അന്ധകരണത്തിൽ ചിലപ്പോൾ ഇച്ഛാരൂപത്തിൽ നിൽക്കുന്നു, ചില സമയം അത് മനസ്സിൽ ജ്ഞാനരൂപത്തിൽ നിൽക്കുന്നു. ഇതെല്ലാം മാനസിക വ്യാപാരങ്ങൾ, മാനസിക കർമ്മങ്ങളാണ്, അന്ധകരണത്തിന്റെ തന്നെ ധർമ്മങ്ങളാണ്. ഇതാണ് മുഖ്യം. ഒരു കർമ്മത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു, ഒരു കർമ്മത്തെ എങ്ങനെ നിറവേറ്റാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നു, അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ കർമ്മത്തിന്റെ സ്വരൂപത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ആ കർമ്മം എങ്ങനെയുള്ളതായിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നു. പിന്നെ ആ കർമ്മത്തിന്റെ ഹേതുക്കൾ, ആ കർമ്മം നിറവേറ്റുന്നതിന് ആവശ്യമുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കുന്നു. ഏതെങ്കിലും ഒരു കർമ്മ പരിപാടി നമ്മൾ മനസ്സിൽ ആവിഷ്കരിക്കുമ്പോൾ എന്താണ് ആ കർമ്മം, ആ പ്രവൃത്തി, ആ പ്രവൃത്തിയെ നിറവേറ്റുന്നതിന് വേണ്ടുന്ന കാരണങ്ങൾ, അത് നമ്മൾ ചിന്തിക്കുന്നു. കർമ്മഹേതുക്കൾ മനസ്സ് ചിന്തിക്കുന്നു. നമ്മൾ പദ്ധതികളൊക്കെ എല്ലാം ഉണ്ടാക്കുമ്പോൾ അതാണല്ലോ ചെയ്യുന്നത്. പിന്നെ വരുന്നത് ആ കർമ്മത്തിന്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ കർമ്മസ്വരൂപം, കർമ്മഹേതു, കർമ്മഫലം, ഇതാണ് മുഖ്യമായിട്ട് കർമ്മത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. ഇത് ചിന്തിച്ചതിന് ശേഷം നമ്മളതിനെ ബാഹ്യമായി ആവിഷ്കരിക്കും. അതാണ് നമ്മുടെ കർമ്മ പരിപാടി. മുഖ്യമായി കർമ്മം സംഭവിച്ചുകൊണ്ടിരിക്കുന്നവിടെ നമ്മുടെ അന്തക്കരണത്തിലാണ്. ഇതിന് സാധാരണ ഉദാഹരണം പറയുന്നത് ശാസ്ത്രങ്ങൾ, ഇന്നത്തേതുപോലെയുള്ള പ്രോജക്റ്റുകളും പദ്ധതികളും ഒന്നും അന്നില്ലായിരുന്നു. അതുകൊണ്ട് പറയും പുലാലിന്റെ ഉദാഹരണം പറയും, കുട ഉണ്ടാക്കുന്നവന്റെ ഉദാഹരണം. കുട ഉണ്ടാക്കുന്നവൻ എന്ത് ചെയ്യുന്നു? ആദ്യം അവൻ സങ്കല്പിക്കുന്നു, മണ്ണെടുക്കണം, മണ്ണ് കുഴയ്ക്കണം, അതുകൊണ്ട് മണ്ണിനെ ഉരുളയാക്കണം. പിന്നീട് കുട ഉണ്ടാക്കുന്ന ചക്രമുണ്ട്, ആ ചക്രത്തിൽ ഇത് വയ്ക്കണം, പിന്നീട് ചക്രം കറക്കണം, പിന്നീട് അതിന് മുറിച്ചെടുക്കുന്ന നാടയുണ്ട്, അതുകൊണ്ട് അതിനെ മുറിച്ചെടുക്കണം, പിന്നീട് അതിന് തല്ലി ശരിയാകും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പുലാലനാദ്യം സങ്കല്പിക്കുന്നു. സങ്കല്പിച്ച് മാനസികമായി കർമ്മം നിറവേറ്റിയതിന് ശേഷം പിന്നെ അയാൾ ബാഹ്യമായി പ്രവർത്തിക്കും. പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അയാൾ മുമ്പ് അയാളുടെ മനസ്സിൽ ചിന്തിച്ചുറപ്പിച്ചതിനനുസരിച്ച് അയാളുടെ ബാഹ്യമായ പ്രവൃത്തിയോടൊപ്പം അയാളുടെ മനസ്സ് സഞ്ചരിക്കുന്നു. അപ്പോൾ കർമ്മം എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ നടക്കുന്നു. ഒന്ന് ബാഹ്യമായ ശാരീരിക ക്രിയ എന്നുള്ളതാണ്, മറ്റൊന്ന് ആന്തരികമായ മനസ്സിന്റെ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക്. ഈ രണ്ടു തരത്തിലുമുള്ള കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ഇവിടെ പറയുന്നത് എന്താണ്? യോഗാരൂഢൻ. യോഗാരൂഢനെ സംബന്ധിച്ച് ശമമാണ് എന്ന് പറയുന്നു. ആ ശമമെന്ന് പറയുമ്പോൾ ഈ രണ്ടു തരത്തിലുമുള്ള സങ്കല്പരൂപത്തിലും ശാരീരിക ക്രിയകളും ഇത് രണ്ടും ഇല്ലാതാവുകയാണ് അവിടെ ചെയ്യുന്നത്. അതോ അനുഷജ്ജതേ, അതിൽ അനുഷജ്ജനം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ ചർച്ച. മാനസിക സങ്കല്പങ്ങളെ ഒഴിവാക്കുന്നെങ്കിൽ തന്നെ അത് എത്രമാത്രം ഒഴിവാക്കണം? മാനസികമായ കർമ്മവും ബാഹ്യമായ കർമ്മങ്ങളും അങ്ങനെ ഒരു യോഗാരൂഢനിൽ നടക്കുമോ? അതാണ്. അപ്പോൾ യോഗാരൂഢനെ കുറിച്ച് നമ്മൾ ഇവിടെ ഗീതയിൽ ചർച്ച ചെയ്യുന്നതനുസരിച്ച് ആ യോഗാരൂഢൻ സ്ഥിതപ്രജ്ഞനാകുമ്പോൾ, സ്ഥിതപ്രജ്ഞനായ യോഗാരൂഢനാകുമ്പോൾ അവിടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള കർമ്മങ്ങളുടെ ബാഹ്യമായ ത്യാഗം അത് സംഭവിക്കുന്നില്ല. മറിച്ച് ആ കർമ്മങ്ങളോടുള്ള അനുശഞ്ജനം അതേ സംഭവിക്കുന്നുള്ളൂ. അതിന് മാനസികമായും ശാരീരികമായും പ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടത് നടന്നുകൊണ്ടിരിക്കുന്നു? സാധാരണ ഒരുവൻ പ്രവർത്തിക്കുമ്പോൾ ശാരീരികമായ പ്രവർത്തനത്തെ സംബന്ധിച്ച് അവിടെ യോഗാരൂഢനും സാധാരണ മനുഷ്യനും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ഉണ്ണുന്നു, ഉറങ്ങുന്നു, നടക്കുന്നു, ഇരിക്കുന്നു. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ അതെവിടെ നടന്നാലും ഒരുപോലെ. എന്തുകൊണ്ട്? അത് ശരീരചലനങ്ങളാണ്, ബാഹ്യക്രിയയാണ്. യോഗാരൂഢനും നമ്മളത് കാണുന്നുള്ളു, തത്വജ്ഞാനിയിലും നമ്മൾ കാണുന്നുണ്ട്. അവരും മറ്റുള്ളവരെ പോലെ തന്നെ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നു, ലോകസംഗ്രഹ പ്രവൃത്തിയിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്നു. ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുക്കുക, അല്ലെങ്കിൽ ഗ്രന്ഥരചന, ആശ്രമം സ്ഥാപിക്കുക, ലോകസംഗ്രഹ പ്രവർത്തനങ്ങൾ പലതരത്തിൽ ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്താണ് നമ്മൾ കാണുന്നത്? ബാഹ്യമായ പ്രവർത്തനങ്ങളാണ്, ശാരീരിക ചേഷ്ട. ഈ ശാരീരിക ചേഷ്ട ഒരു അജ്ഞന്റെ ചേഷ്ട പോലെ തന്നെ, ഒരു വ്യത്യാസമുണ്ട്. യോഗാരൂഢനിലും കർമ്മം നടക്കുന്നതായിട്ടാണ് കാണുന്നത്. സുഷുപ്തിയിൽ പോലും യോഗാരൂഢനെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? അവിടെ കർമ്മം നടക്കുന്നു. ശ്വാസോച്ഛ്വാസം പോലുള്ള കർമ്മങ്ങൾ കാണുന്നവന്റെ ദൃഷ്ടിയിൽ അവിടെ ബാഹ്യകർമ്മങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ത്യാഗം ശരീരത്തോടു കൂടിയിരിക്കുമ്പോൾ സാധ്യമല്ല. അത് സാധ്യമാകണമെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥിതപ്രജ്ഞത കൊണ്ട് സാധ്യമല്ല, മറ്റെന്തെങ്കിലും ഉപായങ്ങൾ സ്വീകരിക്കേണ്ടി വരും. പിന്നെ എന്താണ് യോഗാരൂഢനെ സംബന്ധിച്ച് വരുന്ന സാധാരണ അജ്ഞനിൽ നിന്ന് വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്? സർവസങ്കല്പ സന്യാസം. ഈ സർവസങ്കല്പ സന്യാസത്തിലാണ് ഈ കർമ്മത്തിലെ അനുഷജ്ജനം പ്രധാനമായി വരുന്നത്. എന്താണ് സർവസങ്കല്പ സന്യാസി എന്ന് പറയുന്നത്? സർവാനുസങ്കല്പാനിഹാമുത്ര അർത്ഥകാമഹേതു. ഈ ലോകത്തിലും ഇഹ അമുത്ര, ഇഹാമുത്ര സർവാൻ സങ്കല്പ, സർവസങ്കല്പങ്ങളെയും എന്താണ് ഇഹ അമുത്ര, ഇഹ അമുത്ര എന്നാണ് പലരും അത് വളരെ മോശമായിട്ട് വായിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നു, ഇഹ അമുത്ര അർത്ഥകാമ ഹേതു. ഇഹ അമുത്രം, ഇഹ എന്ന് വെച്ചാൽ ഈ ലോകത്ത്, അമുത്രം എന്ന് പറഞ്ഞാൽ എന്റെ നേരെ വിപരീതമായ അർത്ഥമാണ് പരലോകം. ഇഹ അമുത്ര അർത്ഥകാമ, ഈ രണ്ട് ലോകത്തിലുള്ള അർത്ഥങ്ങൾ, ഫലങ്ങൾ, ആ ഫലങ്ങൾക്ക് ളോടുള്ള കാമം, ആഗ്രഹം, അതാണ് ഇഹ അമുത്ര അർത്ഥകാമം. ആ കാമത്തിന്റെ ഹേതുക്കൾ സങ്കല്പങ്ങൾ. ഇവിടെ പറയുന്നു ഈ ലോകം പരലോകം. ഈ ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന ലൗകികമായ കർമ്മങ്ങൾ, ഈ ലോകത്തിൽ ധനം, ഐശ്വര്യം ഇതൊക്കെ നേടുന്നതിന് വേണ്ടി, ഈ ലോകത്തിൽ നേടുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് ലൗകികമായ കർമ്മങ്ങൾ. അമുത്ര പരലോകം, അവിടെയുള്ള അർത്ഥങ്ങൾ അത് നേടുന്നതിന് വേണ്ടിയിട്ട്, സ്വർഗത്തെക്കുറിച്ചും മറ്റുള്ള സങ്കല്പങ്ങൾ അത് വെച്ചുകൊണ്ട് പുണ്യം വൃദ്ധിക്ക് വേണ്ടി ചെയ്യുന്ന സത്കർമ്മങ്ങൾ, യാഗാദി കർമ്മങ്ങൾ അതുകൊണ്ട് അവിടെ പ്രാപ്തമാകുമെന്ന് നമ്മൾ സങ്കല്പിക്കുന്ന അർത്ഥങ്ങൾ, സ്വർഗീയ സുഖങ്ങളും മറ്റും, അതിനോടുള്ള കാമം, അതിനോടുള്ള ആഗ്രഹം, അതിന്റെ ഹേതു, അതിന് ഹേതുവായിരിക്കുന്ന എന്താണ്? സങ്കല്പങ്ങളാണ്. എന്ത് സങ്കല്പം? ഈ ലോകത്തിൽ നമ്മൾ ആർജിക്കുന്ന, നമ്മുടെ കർമ്മത്തിലൂടെ ആർജിക്കുന്ന ഇതെല്ലാം നമുക്ക് സുഖത്തെ നൽകുന്നതാണ്, അല്ലെങ്കിൽ അത് സ്ഥായിയായ സുഖത്തെ നൽകുന്നതാണ്. അതുപോലെ പരലോകമുണ്ട്, അവിടെയും നമുക്ക് സുഖം നൽകുന്ന അർത്ഥങ്ങളുണ്ട്. സ്വർഗത്തെക്കുറിച്ചും മറ്റും പുരാണങ്ങളും മറ്റും വർണ്ണിക്കുമ്പോൾ അവിടെയും അങ്ങനെയുള്ള അർത്ഥങ്ങളുണ്ട്, വിഷയങ്ങളുണ്ട്. അപ്പോൾ അതിനോട് മനസ്സിൽ ആഗ്രഹമുണ്ടാകുന്നു, അതിനെ തുടർന്നുള്ള സങ്കല്പങ്ങളുണ്ടാകുന്നു. അതിനെ തുടർന്നുള്ള സങ്കല്പങ്ങൾ എന്താണ്? കർമ്മസങ്കല്പങ്ങൾ, കർമ്മങ്ങളെക്കുറിച്ച്. പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കണം, പുണ്യകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒടുവിൽ മരണശേഷം സ്വർഗത്ത് പോയി സുഖഭോഗങ്ങളെല്ലാം അനുഭവിക്കുക. അപ്പോൾ കാമഹേതുക്കൾ എന്ന് പറയുന്നത് എന്താണ്? സങ്കല്പങ്ങളാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സർവാൻ സങ്കല്പാൻ, സർവസങ്കല്പങ്ങളും എന്താണ്? ഇഹ അമുത്ര അർത്ഥ കാമഹേതു, അങ്ങനെയുള്ള സങ്കല്പങ്ങൾ. അപ്പോൾ ലോകം, ആ ലോകത്തിലുള്ള അർത്ഥങ്ങൾ, വിഷയങ്ങൾ, ആ വിഷയങ്ങളെക്കുറിച്ചുള്ള കാമനകൾ, ആ കാമനയ്ക്ക് പിന്നിലുള്ള സങ്കല്പങ്ങൾ, അതാണ് ഇവിടെ സങ്കല്പം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരം സങ്കല്പങ്ങളെ സർവാൻ സർവസങ്കല്പങ്ങളെയും സന്യസിതം ശീലം അസ്യ, അതിനെ ത്യജിക്കുന്നത് ശീലമായിട്ടുള്ളവൻ. അപ്പൊ സർവസങ്കല്പം എന്നുള്ളത് കൊണ്ട് അവിടെ ഇത്രയേ ഉദ്ദേശിക്കുന്നത്, അതാണ് പ്രധാനമായും മനസ്സിലാക്കേണ്ടത്. കാമത്തിന് കാരണമായിരിക്കുന്ന സങ്കല്പങ്ങൾ, അത് ഈ ലോകത്തിലേതായാലും ശരി പരലോകത്തിലേതായാലും ശരി, അവിടെ ആ ജീവനെ പ്രലോഭിപ്പിക്കുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങളെക്കുറിച്ചുള്ള കാമസങ്കല്പങ്ങൾ, അതിനെ ത്യജിക്കുക. അതാണ് ഇവിടുത്തെ യോഗാരൂഢൻ ത്യജിച്ചിരിക്കുന്നത്. സർവസങ്കല്പ സന്യാസം നമ്മൾ വായിച്ചു പറഞ്ഞു പോകുമ്പോൾ, കേട്ടു പോകുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ സങ്കല്പങ്ങളും ത്യജിച്ചിരിക്കുന്നു. ഒരു സങ്കല്പമുണ്ട് യോഗാരൂഢൻ, ഒരു സങ്കല്പവും ഇല്ലാത്തവനാണ് യോഗാരൂഢൻ എന്ന് പറയുമ്പോൾ, എന്താണ് ഈ സങ്കല്പം എന്നുള്ളതിനെ കുറിച്ച് പോലും നമ്മുടെ മനസ്സ് സാധാരണഗതിയിൽ ഒരു ധാരണ വരാറില്ല. വരാതെ നമ്മൾ പറഞ്ഞും കേട്ടും പോകും എന്താണ് സർവസങ്കല്പം തേച്ചിരിക്കുന്നത്, ഒരു സങ്കല്പവുമില്ല. ഒരു സങ്കല്പവും ഇല്ല എന്ന് പറയുമ്പോൾ ഒരു ശൂന്യത, അല്ലെങ്കിൽ ശൂന്യതയെക്കുറിച്ചുള്ള നമ്മുടെ ഒരു സങ്കല്പം. ശൂന്യത എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താ? സങ്കല്പമാണ്. അത് നമ്മൾ ചിന്തിക്കാറില്ല. ശൂന്യത എന്ന് പറയുന്നത് എന്താണ്? അത് സങ്കല്പമാണ്. സർവസങ്കല്പങ്ങളുടെയും ഇല്ലായ്മ എന്ന് പറഞ്ഞാലോ, അതൊരു സങ്കല്പമാണ്. ഒരു സങ്കല്പത്തിന് ഉൾക്കൊള്ളാത്ത ഒരു ശൂന്യത, അങ്ങനെയൊന്നില്ല. എന്തുകൊണ്ട്? നമ്മൾ സങ്കല്പിക്കുന്നത് നമ്മുടെ മനസ്സിൽ ഭാവമായും അഭാവമായും നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ പറയുന്ന സർവ സങ്കല്പ ത്യാഗം എന്ന് പറയുന്നത് കാമ്യമായ വിഷയങ്ങളിലുള്ള സങ്കല്പങ്ങളുടെ ത്യാഗമാണ്. അതുകൊണ്ട് തന്നെ യോഗാരൂഢനിൽ സങ്കല്പങ്ങളുണ്ട്. അത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. യോഗാരൂഢനും സങ്കല്പങ്ങളുണ്ട്. എന്തുകൊണ്ട്? യോഗാരൂഢനും നമ്മൾ കാണുന്നുണ്ട് പ്രവൃത്തി, ശാരീരികമായ പ്രവൃത്തി കാണുന്നുണ്ട്. ശാരീരികമായ പ്രവൃത്തി കാണുന്നുണ്ടെങ്കിൽ എന്തുവരുന്നു? അവിടെ മാനസികമായ പ്രവൃത്തികളും ഉണ്ടായിരിക്കും. അല്ലാതെ ശാരീരികമായ പ്രവൃത്തികൾ നടക്കത്തില്ല. അപ്പോൾ ഉണ്ണണമെങ്കിലും ഉറങ്ങണമെങ്കിലും ഉടുക്കണമെങ്കിലും എല്ലാം എന്ത് വേണം? അതിൻ്റെ പിന്നിൽ സങ്കല്പം വേണം. അല്ലെങ്കിൽ ഇത്തരം പ്രവൃത്തികളൊന്നും നടക്കത്തില്ല. ജീവന നിർവഹണത്തിന് വേണ്ടിയുള്ള പ്രവൃത്തി കൂടി നിന്നു പോകും സങ്കല്പം ഇല്ലെങ്കിൽ. ശ്വാസോച്ഛ്വാസം പോലെയുള്ള പ്രവൃത്തികളാകുന്നു. സ്ഥൂലമായ സങ്കല്പങ്ങൾ അതിന് വേണ്ട. പക്ഷെ സങ്കല്പത്തിന്റെ സൂക്ഷ്മഭാവങ്ങൾ അതിന് സഹായകമായി നിന്നില്ലെങ്കിൽ പിന്നെ ശരീരത്തിൽ അത് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സങ്കല്പ നിരോധം കൊണ്ട് യോഗികൾ പ്രാണനെ കൂടെ നിരോധിക്കുന്നത്. ബലമായിട്ട് അത്തരം സങ്കല്പങ്ങൾ നിരോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരം കാഷ്ടവത് എന്ന് വെച്ചാൽ ഉണങ്ങിയ വിറക് പോലെ ഇരിക്കും. പിന്നെ ശരീരത്തിനൊന്നും നടക്കത്തില്ല. പിന്നെ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി വേറെ സങ്കല്പിക്കേണ്ടി വരും. അതാണ് യോഗികളും മറ്റും ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒന്നിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ഭാഷകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്ന എന്താണ്? കാമത്യാഗമാണ്. അപ്പൊ കാമനാസങ്കല്പങ്ങളുടെ ത്യാഗം ഈ യോഗാരൂഢനിൽ സംഭവിച്ചിരിക്കുന്നു. അതേസമയം യോഗാരൂഢന് എന്ത് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്? ലോകസംഗ്രഹ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായി കാണുന്നു. അയാളും മറ്റുള്ളവരെ പോലെ ചിരിക്കുന്നു, സംസാരിക്കുന്നു, പ്രവൃത്തികളിൽ മുഴുകുന്നു. അപ്പൊ അവിടെ എന്തുണ്ട്? ഇതിനെല്ലാം കാരണമായിട്ടുള്ള സങ്കല്പങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ സർവസങ്കല്പ സന്യാസം എന്നുള്ളതിന് ആ ഒരർത്ഥമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ. അല്ലാതെ ഒരു സങ്കല്പമില്ല, ഒരു സങ്കല്പം കൊണ്ട് നടക്കുന്ന ആളാണ് യോഗാരൂഢൻ എന്ന് ധരിക്കാൻ പാടില്ല. എല്ലാ സങ്കല്പങ്ങളെയും ത്യജിച്ചതായ ഒരു സങ്കല്പം, അങ്ങനെ എല്ലാ സങ്കല്പങ്ങളെയും ത്യജിക്കുക എന്ന് പറയുന്നൊരു സങ്കല്പമാണ്. അങ്ങനെ ഒരു സങ്കല്പവുമായിട്ട് നടക്കുന്ന ആളാണ് യോഗാരൂഢൻ എന്ന് ധരിക്കാൻ പാടില്ല. യോഗാരൂഢനും മനസ്സുണ്ട്, യോഗാരൂഢനും മനസ്സിന് വൃത്തികളുണ്ട്, യോഗാരൂഢനും സങ്കല്പങ്ങളുണ്ട്. അതിൽ വരുന്ന പ്രധാനമായ വ്യത്യാസം മറ്റൊന്ന് എന്താണ്? ഒരാജ്ഞന്റെ സങ്കല്പങ്ങൾ, എല്ലാ സങ്കല്പങ്ങളും അയാളുടെ അഹന്തയോട് ചേർന്ന് നടക്കുന്നു. മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു ജീവന്റെ സങ്കല്പത്തിന്റെ ഏറ്റവും പ്രാരംഭമായ അവസ്ഥ, അല്ലെങ്കിൽ ഏറ്റവും സൂക്ഷ്മമായ അവസ്ഥ, അല്ലെങ്കിൽ ഒരു ജീവൻ തന്റെ സങ്കല്പത്തെ തിരിച്ചറിയുന്ന ആദ്യത്തെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? അത് അഹം എന്നുള്ള സങ്കല്പം, മലയാളത്തിൽ പറഞ്ഞ ഞാൻ എന്നുള്ള സങ്കല്പം. അവിടെ നിന്നാണ് സങ്കല്പങ്ങൾ തുടങ്ങുന്നത്. തന്റെ സങ്കല്പത്തെ താൻ തിരിച്ചറിയുന്നത് എങ്ങനെ? അഹംബോധത്തിലൂടെ, ഞാനെന്നുള്ള ബോധത്തിലൂടെ. അന്ധകരണത്തിൽ ഞാനെന്നുള്ള ഒരു സങ്കല്പം, ആ സങ്കല്പത്തിനെ തന്നെയാണ് നമ്മൾ അറിവെന്ന് പറയുന്നത്, ബോധമെന്ന് പറയുന്നത്, ചിന്ത എന്ന് പറയുന്നത്, വികല്പങ്ങളെന്ന് പറയുന്നത്, ഇതെല്ലാം ഒരു ഒരു സാധനം തന്നെ. അപ്പോ തന്റെ ഉള്ളിൽ സങ്കല്പത്തെ താൻ ആദ്യം തിരിച്ചറിയുന്നത് എങ്ങനെ? ഞാൻ എന്നാണ്. പിന്നെ അതിനോട് ചേർന്ന് അടുത്തു വരുന്നത് എന്റേത് എന്നുള്ള സങ്കല്പം, പിന്നെ നീ നിന്റേത് പലതരത്തിൽ. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ് യുഷ്മത് അസ്മത് പ്രത്യേകോ ജരയോഹോ വിഷയവിഷയിനോഹോ എന്നുള്ള ഭാഗം ചർച്ച ചെയ്തപ്പോൾ അത് പറഞ്ഞു. ആ ഞാനെന്നുള്ള സങ്കല്പം, ആ സങ്കല്പത്തിനോട് ചേർന്ന് മറ്റു സങ്കല്പങ്ങൾ വരുന്നു. മറ്റു സങ്കല്പങ്ങൾ എന്താണ്? കാമനാ സങ്കല്പങ്ങൾ. നേരത്തെ പറഞ്ഞല്ലോ ഭാഷ്യകാരൻ, ഇഹ അമുത്ര അർത്ഥകാമ കാമങ്ങൾ, ആ സങ്കല്പങ്ങൾ വരുന്നു. ആ സങ്കല്പങ്ങളോട് ചേർന്ന് ആ സങ്കല്പങ്ങളോട് ഫലമായിട്ടും ആ സങ്കല്പങ്ങളോട് ചേർന്നും ബാഹ്യമായ പ്രവൃത്തികൾ വരുന്നു. അവ പ്രവൃത്തി ഒരു ഭാഗത്ത് പറഞ്ഞു, സങ്കല്പമൂല വൈകാമാഹ, സർവകാമങ്ങളും സങ്കല്പമൂലമായിട്ടാണ്. ഒരു വസ്തുവിനെ നമ്മൾ ആദ്യം സങ്കല്പിക്കുന്നു, അതിനെ കാമ്യമായി സങ്കല്പിക്കുന്നു, സങ്കല്പിച്ചിട്ട് അതിനെ കാമിക്കുന്നു. എന്തുകൊണ്ട്? നമ്മുടെ ഇന്ദ്രിയങ്ങളെ പ്രീണിപ്പിക്കുന്ന, പ്രലോഭിപ്പിക്കുന്ന വിഷയങ്ങളെ കുറിച്ചുള്ള നമ്മുടെ കാമനാ സങ്കല്പങ്ങൾ, ആ കാമനാ സങ്കല്പങ്ങൾ അതിനനുകൂലമായ ഒരു മനസ്സിനെ സംഭവിക്കത്തുള്ളൂ. നമ്മുടെ അന്ധകരണം ആദ്യ ആ വസ്തുവിനെ, അത് വസ്തുവിന്റെ നിജസ്ഥിതി ആശ്രയിച്ചിട്ടിരിക്കുന്നു. വസ്തു എങ്ങനെയായിക്കൊള്ളട്ടെ, നമ്മുടെ മനസ്സിലാദ്യം കാമസങ്കല്പം വരുന്നു, അത് കാമ്യമാണ്, ഇഷ്ടമാണ്. അതിനെക്കുറിച്ചുള്ള ഇഷ്ടസങ്കല്പം ആദ്യം വരുന്നു. ഇഷ്ടസങ്കല്പം വന്ന് ആ വസ്തുവിനോട് മനസ്സ് ബന്ധപ്പെടുന്നു, ബന്ധപ്പെട്ട് മനസ്സ് ആ വിഷയത്തെ അനുഭവിക്കുന്നു. മനസ്സിന്റെ അനുഭവ പൂർത്തിക്ക് വേണ്ടി അതെന്ത് ചെയ്യുന്നു? കാര്യകരണങ്ങളെ ആശ്രയിക്കുന്നു. കാര്യം എന്ന് പറയുമ്പോൾ ശരീരം, കർണങ്ങൾ എന്ന് പറയുമ്പം ഇന്ദ്രിയങ്ങൾ, ഇതിനെ ആശ്രയിക്കുന്നു. അപ്പോൾ അത് കാമപൂർത്തിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ആ ഇഷ്ട വസ്തുവിനോട് മനസ്സിന്റെ ആദ്യത്തെ സങ്കല്പം അത് അനുകൂലമല്ലെങ്കിൽ പിന്നെ അവിടെ തന്നെ അങ്ങോട്ട് പിന്നീട് പ്രവർത്തനം നടക്കുന്നില്ല. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായ ആഹാരം, സ്വാദിഷ്ടമായ ആഹാരം നമുക്കിഷ്ടമാണ്. ആദ്യം മനസ്സിൽ ആ ഇഷ്ടസങ്കല്പം വന്നു, ഇവിടെ പറഞ്ഞ കാമസങ്കല്പം, അതാണ് പ്രഥമം. ഇഷ്ടമാണെന്ന് മനസ്സ് അതിനെ സങ്കല്പിക്കുന്നു. സങ്കല്പിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആദ്യം മനസ്സ് തന്നെ അതിനെ അനുഭവിക്കും. മനസ്സനുഭവിച്ചിട്ട് ആ മനസ്സെന്ത് ചെയ്യും? കർമ്മത്തിന് പ്രേരണയാകും, ശരീരത്തിന് പ്രേരിപ്പിക്കും, ശരീരത്തിനെയും കരണങ്ങളെയും പ്രേരിപ്പിക്കും, ഇന്ദ്രിയങ്ങളെയും. അപ്പോൾ അത് കൈകൊണ്ട് അതിനെ എടുക്കണം, ശരീരം അതിനെ സ്വീകരിക്കണം, ഉള്ളിൽ ചെന്നു കഴിഞ്ഞാൽ ശരീരത്തിലവിടെ പചന പ്രക്രിയകൾ നടക്കണം. ഇതിനെല്ലാം കാരണമായിരിക്കുന്ന എന്താണ്? മനസ്സിന്റെ പ്രാഥമികമായ കാമസങ്കല്പമാണ്. എന്തുകൊണ്ട്? ഒരു വസ്തുവിനെ അത്യധിക സ്വാദിഷ്ടമാണെന്ന് നമ്മൾ മനസ്സുകൊണ്ട് കൽപ്പിച്ച് ആദ്യത്തെ പ്രാഥമികമായ ആ കാമന, ആ കാമന കൊണ്ട് അതിനെ ഭക്ഷിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അത് വിഷമാണ്, പിന്നെ ദഹിക്കത്തില്ല, പിന്നെ അതിനെ ദഹിപ്പിക്കാനാണ്. ദഹിക്കുന്നതിന് വേണ്ടി ശരീരം ശ്രമിച്ചാൽ കൂടി എന്ത് ചെയ്യും? അതിനെ പുറത്തു കളയാനാണ് പിന്നെ മനസ്സ് ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമാണെന്ന് മനസ്സ് സങ്കല്പിച്ചു, പക്ഷെ ശരീരം സ്വീകരിക്കുന്നതിന് തയ്യാറല്ല, ശരീരം പ്രാപ്തമല്ല, അപ്പോഴും അതിനെ സ്വീകരിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? തുടർന്ന് കാമസങ്കല്പങ്ങൾ അതിനെ സംബന്ധിച്ച് വരുന്നില്ല, മറ്റ് സങ്കല്പങ്ങൾ വന്ന് അതിനെ പ്രതിരോധിക്കുന്നു. ശരീരത്തിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ വന്നിട്ട് കാമസങ്കല്പത്തെ പ്രതിരോധിക്കുന്നു. അതെല്ലാം എന്താണ്? കാമത്തിന് പ്രതിബന്ധമായിരിക്കുന്നു. പല അനുകൂല സാഹചര്യങ്ങളും ഒത്തുവരുമ്പോൾ കാമസങ്കല്പങ്ങൾ വിഷയ അനുഭവത്തിന് ജീവനെ പ്രാപ്തനാക്കുന്നു. അങ്ങനെ ജീവനെ പ്രാപ്തനാക്കുമ്പോൾ ആ കാമസങ്കല്പങ്ങൾ ഉദിക്കുന്നത് എവിടെ നിന്നാണ്? അഹന്തയിൽ നിന്നാണ്, ഞാൻ എന്നുള്ള ബോധത്തിൽ നിന്നാണ്. ഇതാണ് അജ്ഞന്റെ കാമ്യാനുഭവം എന്ന് പറയുന്നത്. അവന്റെ ഉള്ളിൽ ആദ്യം ഞാൻ എന്നുള്ള സങ്കല്പം വരുന്നു, ആ സങ്കല്പങ്ങളോട് ചേർന്ന് വിഷയങ്ങളെ കുറിച്ചുള്ള കാമസങ്കല്പം വരുന്നു, അത് പിന്നീട് പെരുകുന്നു. ആ കാമസങ്കല്പങ്ങൾ പെരുകി അവനെ വിഷയ അനുഭവത്തിന് പ്രാപ്തനാക്കി തീർക്കുന്നു. അതിന് പ്രതിബന്ധങ്ങളൊന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? അത് ബാഹ്യമായി ശാരീരികമായും ബാഹ്യമായ ഇന്ദ്രിയ തലത്തിലും അതിനെ അനുഭവിപ്പിക്കുന്നു, ആ വിഷയത്തെ അനുഭവിപ്പിക്കുന്നു. ഇതാണ് അജ്ഞന്റെ കാമാനുഭവം. അപ്പൊ അവിടെ അനുഭവത്തിനെന്ത് വരുന്നു? കാരണമായി നിൽക്കുന്ന മുഴുവൻ സങ്കല്പങ്ങളാണ്, കേവലം വിഷയങ്ങൾ മാത്രമല്ല. അതുകൊണ്ടാണ് അനുകൂലമാണെന്ന് കണ്ടുകഴിഞ്ഞാലും മറ്റെന്തെങ്കിലും പ്രതിബന്ധങ്ങൾ വന്നു കഴിഞ്ഞാൽ, ശാരീരികമായ ബുദ്ധിമുട്ടുകളോ അത്തരം സങ്കല്പങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ അനുഭവിക്കാൻ അവിടെ കാമസങ്കല്പങ്ങൾ ഉണ്ടാകുന്നില്ല. കാമസങ്കല്പങ്ങളെ പ്രതിരോധിച്ചു കഴിഞ്ഞാൽ പിന്നീട് അനുഭവം നടക്കുന്നില്ല. അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ചുള്ള വിപരീത സങ്കല്പം വരുന്നു, മധുരം വിഷമാണെന്നറിയുന്നു. അവിടെ വിപരീത സങ്കല്പങ്ങൾ വന്നാൽ എന്തു വരുന്നു? അവിടെ അനുഭവങ്ങൾ, കാമ്യ അനുഭവങ്ങൾ നടക്കുന്നില്ല, കാമ്യമായ വിഷയങ്ങളുടെ അനുഭവം നടക്കുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് സങ്കല്പമൂല വൈ കാമാഹ. അനുഭവങ്ങളോ, അനുഭവങ്ങളെന്ന് പറയുന്നത് കാമ്യമായ വിഷയങ്ങളുടെ അനുഭവം, ആ അനുഭവം എന്ന് പറയുന്നത് കാമമാണ്. എന്തുകൊണ്ട്? അത് ആ അനുഭവങ്ങളെ, ജീവന്റെ അനുഭവം എന്ന് പറയുന്ന അവിടെ സുഖരൂപത്തിൽ അനുഭവിക്കുന്നു. അതുകൊണ്ട് ആ അനുഭവം കാമമാണ്, അനുഭവത്തിന് കാരണമായിരിക്കുന്നതും കാമസങ്കല്പങ്ങളാണ്. യോഗാരൂഢനിലാണെങ്കിലോ, യോഗാരൂഢനിൽ സങ്കല്പങ്ങളുണ്ടെന്ന് പറഞ്ഞു, യോഗാരൂഢനും അനുഭവമുണ്ട്, യോഗാരൂഢനും വിഷയാനുഭവങ്ങളുണ്ട്. വിഷയാനുഭവം ഉണ്ടെന്ന് പറയുമ്പോൾ അതങ്ങനെ, യോഗാരൂഢൻ ത്യാഗിയാണല്ലോ, സന്യാസിയാണല്ലോ, പിന്നെ യോഗാരൂഢനിൽ എങ്ങനെ വിഷയാനുഭവം വരും? യോഗാരൂഢനും വിഷയാനുഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ അജ്ഞനും യോഗാരൂഢനും തമ്മിൽ എന്താ വ്യത്യാസം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ നമ്മൾ കാണുന്നു എന്താണോ, എവിടെയാണോ കർമ്മം കാണുന്നത്, എവിടെയാണോ പ്രവൃത്തി കാണുന്നത്, അവിടെ വിഷയാനുഭവമുണ്ട്. വിഷയാനുഭവം ഇല്ലാതെ പ്രവൃത്തി ഉണ്ടാകത്തില്ല. പക്ഷെ ആ വിഷയാനുഭവങ്ങൾ എന്ത് വിഷയാനുഭവം? ഇപ്പോൾ യോഗാരൂഢനും ഭക്ഷണം കഴിക്കുന്നുണ്ട്, മധുരമുള്ള ഭക്ഷണം കഴിക്കും, കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണമാക്കി കഴിക്കത്തില്ല. പറഞ്ഞല്ലോ, പശു ആദ്യ വിശ്വ വിശേഷ, പശുവിന് പുല്ല് കൊടുത്താലേ കഴിക്കത്തുള്ളൂ, കല്ല് കൊടുത്താൽ കഴിക്കത്തില്ല. അതുകൊണ്ട് യോഗാരൂഢനും എന്താണ് ശരീരത്തോടുകൂടിയിരിക്കുന്നു, ലോകസംഗ്രഹ പ്രവർത്തനത്തിലിരിക്കുന്നു, ശരീരധർമ്മങ്ങളെല്ലാം നിർവഹിക്കപ്പെടുന്നു, വിശപ്പ്, ദാഹം, ആരോഗ്യം, ക്ഷീണം, അനാരോഗ്യം, ആലസ്യം, ഉത്സാഹം തുടങ്ങി ശരീരത്തിലൂടെ പ്രകടമായി കാണുന്ന എല്ലാ കർമ്മങ്ങളും അത് യോഗാരൂഢനിലും കാണുന്നുണ്ട്. അതുകൊണ്ട് ചിലർ യോഗാരൂഢനാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇതൊന്നും ഇല്ലെന്ന് ഭാവിക്കും. സ്വാമിക്ക് വിശപ്പുണ്ടോ? വിശപ്പൊന്നുമില്ല. പിന്നെ തരുന്നുകൊണ്ട് കഴിക്കുന്നു, വിശപ്പൊന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ട്. വിശപ്പിനെയൊക്കെ ജയിച്ചു കഴിഞ്ഞു കൊണ്ട് സ്വാമിക്ക് വിശപ്പില്ല. പാലും പഴവും കൊടുത്താൽ സ്വാമി കഴിക്കും. ഇതൊക്കെ എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ അത് മായ, മായ കൊണ്ട് കഴിക്കുകയാണ്. അല്ല, ശരിക്കും വിശന്നിട്ടാണ് കഴിക്കുന്നത്, പക്ഷെ വിശക്കുന്നില്ല എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നടിക്കും. കാരണം എന്തുകൊണ്ട്? സ്വാമിയുടെ സങ്കല്പം വിശപ്പിനെയും ദാഹത്തെയൊക്കെ അതിജീവിച്ചവനാണ്. അങ്ങനെ തന്നെ കുറിച്ച് മറ്റുള്ളവരും ധരിക്കണം. അതുകൊണ്ട് വിശപ്പും ദാഹമൊന്നും ഇല്ല, ക്ഷീണമൊന്നുമില്ല എന്നൊക്കെ ഭാവിക്കും. അങ്ങനെയല്ല. എന്തുകൊണ്ട്? ഇവിടെ കർമ്മങ്ങളുണ്ടോ, അവിടെ ശാരീരിക ധർമ്മങ്ങളുമുണ്ട്. വിശപ്പ് ദാഹമെല്ലാം അവിടെയുണ്ട്. പിന്നെന്താ വ്യത്യാസം? ഇവിടെ യോഗാരൂഢനും വിശക്കുന്നു, തനിക്കും വിശക്കുന്നു. അപ്പൊ നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? യോഗാരൂഢനും ഭക്ഷണം കഴിച്ചാൽ വയറും നിറയും, തനിക്കും നിറയും. പിന്നെന്താ വ്യത്യാസം? അത് യോഗാരൂഢനെ കുറിച്ച് നമ്മുടെ സങ്കല്പങ്ങളുള്ള വ്യത്യാസം. യോഗാരൂഢനിൽ എന്താ വ്യത്യാസം വരുന്നത്? അജ്ഞനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു എല്ലാ സങ്കല്പങ്ങളും, അതാണ് നേരത്തെ പറഞ്ഞത്, എല്ലാ സങ്കല്പങ്ങളും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇവിടെ അഹന്തയോട് കൂടി ചേർന്നു. അതും എങ്ങനെയുള്ള അഹന്ത? ജീവന്റെ അഹന്ത, ജീവാഹന്ത എന്ന് പറയും. ജീവാഹന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനുള്ള അഹന്ത എന്നാണ് എന്റെ അർത്ഥം. അഹന്ത രണ്ടു തരത്തിലുണ്ട്. എന്താണ്? ജീവനുള്ള അഹന്തയും മരിച്ച അഹന്തയും. മരിച്ചുപോയ അഹന്ത ആണ്. ചത്തുപോയ അഹന്തിയുണ്ട്, ജീവനുള്ള അഹന്തയുണ്ട്. ജീവനിലിരിക്കുന്ന എന്താണ്? ജീവാഹന്ത, സജീവമായിരിക്കുന്ന അഹന്ത എന്ന് പറഞ്ഞാൽ ഈ കാമങ്ങളോടും സങ്കല്പങ്ങളോടും എല്ലാം തന്റെ ദൃഢമായ സംസ്കാരം കൊണ്ട് ദൃഢമായി ബന്ധപ്പെട്ടിരിക്കുന്ന അഹന്ത, അമുക്തമായ അഹന്ത. ഇതിൽ നിന്നെല്ലാം വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള അഹന്ത. അഹന്ത എന്തു വരുന്നു? ഈ കാമസങ്കല്പങ്ങളുടെ പിറകെ സഞ്ചരിക്കുന്ന അഹന്തയാണ്. അപ്പോൾ അഹന്ത ഈ ശരീരത്തിനെയും ഈ മനസ്സിനെയും എല്ലാം കീഴ്പ്പെടുത്തി തന്റെ പൂർണ്ണമായ ആധിപത്യം ഉറച്ച് ഈ മനസ്സിൽ സങ്കല്പങ്ങൾ ഉണ്ടാക്കി ഈ മനസ്സിനെ കൊണ്ട് വിഷയങ്ങളെ അനുഭവിപ്പിച്ച് അതിൻ്റെ എല്ലാം അധിപനായിരിക്കുന്ന അഹന്ത, അതാണ് അജ്ഞന്റെ അഹന്ത എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് ജീവനോടുകൂടിയിരിക്കുന്ന അഹന്ത എന്ന് പറയുന്നത്. അതേസമയം തത്വജ്ഞന്റെ അഹന്തയാണെങ്കിലോ അത് ജീവനുള്ളതല്ല. എന്തുകൊണ്ട്? അത് ദഹിച്ചതാണ്. ഭസ്മസത്പ്രതി, ഒരു വസ്തു ഭസ്മമായി കഴിഞ്ഞാൽ പിന്നെ അതിന് ജീവനുണ്ടോ? അത് ബാധിതമായ അഹന്ത എന്നും പറയും ശാസ്ത്രത്തിന്റെ ഭാഷയിൽ. ബാധിച്ചുപോയ അഹന്ത, ബാധിച്ചുപോയ അഹന്ത എന്ന് പറയുമ്പം തന്നെ എന്തോ അവിടെ ഉണ്ട്. കാരണം ഒന്നിനെ ഉള്ളതായിട്ട് അംഗീകരിക്കുക, ആവശ്യമേ അത് നശിച്ചതായിട്ടും പറയും. അതാണ് ഇവിടുത്തെ രീതി. അത് നശിച്ചിട്ടും നിലനിൽക്കുന്നു, അതാണ് ബാധിത അനുവൃത്തി എന്ന് പറയും ശാസ്ത്രീയമായ ഭാഷയിൽ പറയുന്നു. നശിച്ചിട്ട് നിലനിൽക്കുമോ? അത് നിലനിൽക്കും. എന്ത് നിലനിൽക്കും? നശിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ സാധനം നശിപ്പിക്കുന്നത്? അങ്ങേറ്റം നമുക്ക് നശിപ്പിക്കാൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? അഗ്നിയിൽ ദഹിപ്പിക്കുകയാണ്. പക്ഷെ നാശത്തെക്കുറിച്ച് നമ്മളൊന്ന് പഠിച്ചിട്ടുള്ളത് എന്താണ്? നാശം എന്ന് പറയുന്നത് രൂപാന്തരമാണ്. രൂപാന്തരത്തെയാണ് നമ്മൾ നാശം എന്ന് പറയുന്നത്. അല്ലാതെ നാശം എന്ന് പറയുന്നൊന്നുമില്ല. ഇത് തത്വജ്ഞാനിയെ സംബന്ധിച്ച് നോക്കുന്നതാണ്. അവിടെയും എന്താണ് അഹന്തയുടെ നാശം എന്ന് പറയുന്നത്? എന്താണ് അതിന്റെ രൂപാന്തരമാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ വിറകിനെ കത്തിച്ചു കഴിഞ്ഞാൽ ചാരം ശേഷിക്കുന്നത്? അതുപോലെ തത്വജ്ഞാനിക്ക് ഇവിടെ നശിപ്പിക്കേണ്ടതായിട്ടുണ്ടോന്നല്ലേ? എന്തിനാണ് അജ്ഞാനത്തെ നശിപ്പിക്കുന്നു, അജ്ഞാനജന്യമായ അഹന്തയെ നശിപ്പിക്കുന്നു, അഹന്തയോട് ബന്ധപ്പെട്ടിരിക്കുന്ന കാമങ്ങളെ നശിപ്പിക്കുന്നു, കാമ്യവിഷയങ്ങളെ കുറിച്ചുള്ള ആ സങ്കല്പങ്ങളെല്ലാം നശിപ്പിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം നശിച്ചു. പക്ഷെ നശിച്ചാലും ഇതെന്ത് ചെയ്യുന്നു? ഇത് വീണ്ടും തുടരുന്നു, നശിച്ചിട്ട് വീണ്ടും നിലനിൽക്കുന്നു. അതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. തത്വജ്ഞനിലും അഹന്തയുണ്ടോ? അത് അഹന്തയില്ലാത്ത ആളിനെയാണല്ലോ നമ്മൾ ജ്ഞാനി എന്ന് പറയുന്നത്. ആണ് അവിടെ ഉള്ളതെന്നും ഇല്ലാത്തതെന്നും പറയുന്നതിന്റെ വ്യത്യാസം നമുക്ക് ബോധ്യപ്പെട്ടാൽ മതി. ഉള്ളതെന്ന് പറയുമ്പോൾ അത് ജീവനോടുകൂടി നിൽക്കുക, ഇല്ലാത്തതെന്ന് പറയുമ്പോൾ എന്താണ്? നശിച്ചിട്ട് നിൽക്കുക. അപ്പൊ നശിച്ചതിന് ശേഷം അതെല്ലാം എന്ത് ചെയ്യുന്നു? അനുവർത്തിക്കുന്നു. എന്തൊക്കെ അനുവർത്തിക്കുന്നു? ഇതെല്ലാം അനുവർത്തിക്കുന്നു. അതാണ് സർവസങ്കല്പ സന്യാസം എന്ന് പറയുന്നത്. ശരീരത്തിന്റെ ഈ കർമ്മമണ്ഡലത്തിലുള്ള നിലനിൽപ്പ്, ഈ കർമ്മമണ്ഡലത്തിൽ കർമ്മരംഗത്ത് അല്ലെങ്കിൽ അതിന് വ്യവഹാരം എന്ന് പറയും, ഇവിടെയുള്ള മനസ്സിന്റെ നിലനിൽപ്പ്, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? എല്ലാം നശിച്ചതിന് ശേഷം ഉള്ള നിലനിൽപ്പാണ്. അതുകൊണ്ടാണ് തത്വജ്ഞാനിയെ കുറിച്ച് പറയുമ്പോൾ അത് വറുത്ത വിത്ത് പോലെയാണ്. വറുത്ത വിത്തും വിത്താണ്, പക്ഷെ എന്താണ് അതിന് ബീജശേഷി, അത് നഷ്ടപ്പെട്ടു പോയി. എന്നാലത് വിത്ത് വിത്തായിട്ട് തന്നെ കാണുന്നതുമുണ്ട്. അതുപോലെ അതാണ് സർവസങ്കല്പ സന്യാസം. അല്ലാതെ തത്വജ്ഞാനി എന്ന് പറഞ്ഞാൽ ഒരു ശൂന്യ സങ്കല്പത്തോടുകൂടി ജീവിക്കുന്ന ആളാണ് എന്നുള്ള അർത്ഥത്തിലല്ല. എങ്ങനെയാണോ അജ്ഞന്റെ മനസ്സിൽ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം വളരെ സജീവമായി നിലനിൽക്കുന്നത്, അതുപോലെ തന്നെ തത്വജ്ഞന്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ കർമ്മമില്ല, ലോകസംഗ്രഹ പ്രവർത്തിക്കുന്നു, വിശപ്പും ദാഹവുമില്ല, ഭക്ഷണം കഴിക്കത്തില്ല, ഉണരാനും ഉറങ്ങാനും ഇതൊന്നും നടക്കത്തില്ല. ഇതെല്ലാം ആശ്രയിക്കുന്ന എന്തിനെ ആശ്രയിച്ചാണ് നടക്കുന്നത്? അഹന്തയെയും അഹന്തയോട് ചേർന്ന് നിൽക്കുന്ന സങ്കല്പങ്ങളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ പിന്നെ ഈ സർവസങ്കല്പ സന്യാസം എന്ന് പറയുന്നത് അത് ഇപ്പൊ നമുക്കറിയാം, ലോകസംഗ്രഹ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ആരായാലും ശരി, ശങ്കരാചാര്യരോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ആചാര്യരോ ആയിക്കൊള്ളട്ടെ, അവരെല്ലാം എന്ത് ചെയ്യുന്നു? എന്താണ് അവർ ചെയ്യുന്നത്? അവർ ചിന്തിക്കുന്നു ലോക നന്മയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാം. ആ ചിന്തിക്കനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ധർമ്മ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ അവർ ആവിഷ്കരിക്കുന്നു, മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നു, ഇന്നതിന്നതെല്ലാം നടക്കണം, ആശ്രമങ്ങൾ സ്ഥാപിക്കണം, ലോകർക്ക് ഉപദേശങ്ങൾ കൊടുക്കണം, ഗ്രന്ഥങ്ങൾ എഴുതണം, അതിന് ശിഷ്യന്മാരുണ്ടാകണം, പ്രചാരകരുണ്ടാകണം. അപ്പൊ മനുഷ്യന്റെ നന്മയെക്കുറിച്ച്, സമൂഹത്തിന്റെ നന്മയെക്കുറിച്ച് എല്ലാം അവർ ചിന്തിക്കുന്നു. ചിന്തിച്ചിട്ട് അതിനെ പ്രാവർത്തികമാക്കുന്നു, അവരതിനെ പ്രാവർത്തിക തരത്തിൽ കൊണ്ടുവരുന്നു. ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണ്? സർവസങ്കല്പ സന്യാസി. അവരുടെ മനസ്സിലൊരു സങ്കല്പമില്ല. അപ്പൊ പറയും എന്താണ്? ഇതിനെന്തോ ഒരു ഇതൊരു വൈരുദ്ധ്യവാദമാണ്, എന്തോ ഇതിനകത്തൊരു വിരോധാത്മകതയുണ്ട്. കാരണം ഇത് രണ്ടും എങ്ങനെ യോജിക്കും? നമ്മൾ അങ്ങനെ ഒരു തത്വജ്ഞാനി നമ്മൾ കാണുന്നില്ല. എന്താണ് സങ്കല്പിക്കാതിരിക്കുന്ന തത്വജ്ഞാനി? അങ്ങനെ ഒരു സങ്കല്പം ഇല്ലെങ്കിൽ, തത്വജ്ഞാനി അങ്ങനെ ഒരു സങ്കല്പം ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തത്വജ്ഞാനിയായിരിക്കുന്നതിന് നല്ലൊരു പാറയായിട്ടിരിക്കുന്നതാണ്. കാരണം രണ്ടും തമ്മിൽ വ്യത്യാസമില്ല, പാറയ്ക്ക് സങ്കല്പമില്ല. തത്വജ്ഞാനിക്ക് വളരെ പ്രയാസപ്പെട്ട് തത്വജ്ഞാനം സമ്പാദിച്ച് ഒരു പാറയായിത്തീരുന്നതിനും നല്ലത് അതിനുവേണ്ടി ശ്രമിക്കാതിരിക്കുന്നതാണ്. കാരണം എന്തുകൊണ്ട്? അതൊന്നും ശ്രമിക്കാതെ തന്നെ പാറ തത്വജ്ഞാനിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ തത്വജ്ഞാനം എന്ന് പറയുന്നത് അതുപോലെയല്ല, ശുഷ്കമായ ശുഷ്കേന്ദനം പോലെയോ ശിലാഖണ്ഡം പോലെയുള്ളതല്ല എന്ന് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയും. തത്വജ്ഞാനിയുടെ അവസ്ഥ എന്ന് പറയുന്നു, തത്വജ്ഞാനിയിലും ഇതെല്ലാം ഉണ്ട്. വികാര വിചാരങ്ങളെല്ലാം അജ്ഞന്റേതുപോലെ തന്നെ എല്ലാം ഉണ്ട്, പക്ഷെ ഒരൊറ്റ വ്യത്യാസം മാത്രം. പക്ഷെ ആ വ്യത്യാസം വളരെ വലുതാണ്. ആ വ്യത്യാസത്തെ ആരാണോ തിരിച്ചറിയുന്ന അവൻ തന്നെ തത്വജ്ഞാനി. ആർക്കാണോ ഇതൊരു എന്താണോ ആശയക്കുഴപ്പമായിട്ട് കിടക്കുന്നു. അവൻ അജ്ഞാൻ. ആർക്കാണോ ഇത് തെളിഞ്ഞു വരുന്നത് അവൻ തന്നെ തത്വജ്ഞാനം. ഏതൊരുവനാണോ ഇതിൽ സംശയമില്ലാതിരിക്കുന്നത്, ഇതാണ് തത്വജ്ഞാനത്തിന്റെ അവസ്ഥ. അല്ലാതെ ഈ ശരീരത്തിന്റെ ചേഷ്ടകളെ അല്ലെങ്കിൽ മനസ്സിന്റെ ചേഷ്ടകളെ ഏതെങ്കിലും തരത്തിൽ ഇല്ലാതാക്കിയിട്ടിരിക്കുന്ന തത്വജ്ഞാനമല്ല. അങ്ങനെ ആർക്കെങ്കിലും ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ക്ലോറോഫോം കൊടുത്താൽ മതി, എളുപ്പം തത്വജ്ഞാനിയാവും. പിന്നെ ശരീരം അനങ്ങത്തില്ല, ഒന്നും അറിയത്തില്ല. ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളവർക്കറിയാം, കുറച്ച് സമയത്തേക്ക് ഒരു പ്രശ്നവും ഇല്ല, ഒരു തത്വജ്ഞാനവും ഇല്ല. അവിടെ എന്താണോ വിരളൊന്നോ വെളിച്ചമൊന്നോ ഇല്ല, അങ്ങനെയുള്ള ഒരവസ്ഥ. അപ്പോൾ സർവ്വസങ്കല്പങ്ങളും പോയി കഴിഞ്ഞാൽ അതുപോലെ ഇരിക്കും. അത് അതിനു വേണ്ടിയിട്ട് ഭഗവത്ഗീതയും സത്സംഗവും ഒന്നും വേണ്ട, ഡോക്ടറെ സമീപിച്ചാൽ മതി, അവർ മാറ്റിത്തരും. നിമിഷം കൊണ്ടൊരാൾ സമാധിയിലെത്തിച്ച് അതല്ല ഇവിടുത്തെ തത്വജ്ഞാനം. അവിടെയും എന്താണ്, അവിടെ സർവ്വസങ്കല്പ സന്യാസം അവിടെയും സംഭവിക്കുന്നുണ്ട്. വീണ്ടും ഉണർന്നു വരുമ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെ, അവർ ഈ മരിച്ചു പോയാലോ വീണ്ടും ജനിക്കുമ്പോൾ പഴയതുപോലെ തന്നെ. എന്തായാലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒക്കത്തില്ല. അതുകൊണ്ട് സർവ്വസങ്കല്പ സന്യാസം എന്ന് പറയുന്നത് സർവ്വസങ്കല്പങ്ങളുടെയും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള നാശമല്ല, മറിച്ച് നമുക്ക് മനസ്സിലാക്കാമെന്നുണ്ടെങ്കിൽ സർവ്വസങ്കല്പങ്ങളുടെയും ബാധയാണ്. അത് സങ്കല്പങ്ങൾ ഒരർത്ഥത്തിൽ അത് നിലനിൽക്കെ തന്നെ അത് ബാധിച്ചു പോകും. അപ്പോ എന്താണ് ഇത് രണ്ടും തമ്മിൽ അനുഭവത്തിൽ വരുന്ന വ്യത്യാസം? ഇത് പറയുന്നത് ഇപ്പൊ തത്വജ്ഞാനിയിലും സങ്കല്പങ്ങൾ നിലനിൽക്കുന്നു, അജ്ഞനിലും സങ്കല്പങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിന് നമ്മളൊരു പരിഭാഷ കൊടുത്ത് എന്താണോ, ഒന്ന് സജീവമായി നിലനിൽക്കുന്നു, മറ്റൊന്നെന്താണോ ബാധിച്ച് നശിച്ച് നിലനിൽക്കുന്നു. അപ്പോൾ ഈ രണ്ടും നിലനിൽപ്പിന്റെയും വ്യത്യാസം എന്താണ്? അതാണ് രണ്ടുപേരുടെയും ഫലമെന്ന് പറയുന്നതാണ് വ്യത്യാസം. അജ്ഞന്റെ അഹന്ത, അവന്റെ സങ്കല്പങ്ങൾ, അത് അവന് കൊടുക്കുന്ന ഫലം എന്താണ്? അതാണ് ബന്ധനം, ജീവന്റെ ബന്ധനം, അല്ലെങ്കിൽ അതിനെ ജീവന്റെ സംസാരഗതി എന്ന് പറയും. അതാണ് തത്വജ്ഞൻ ഇത് കൊടുക്കുന്ന ഫലം എന്താണോ, തത്വജ്ഞന്റെ ചിത്തവൃത്തികളുടെ ബാധ, അത് കൊടുക്കുന്ന ഫലം എന്താണ്? അതിനെ നമ്മൾ മുക്തി എന്ന് പറയുന്നു. അതാണ് നമ്മൾ പറയുന്നത് മുക്തി, അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറയുന്നതാണ് ജീവൻ മുക്തി എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അതെങ്ങനെ മനസ്സിലാക്കാം? അജ്ഞന്റെ അഹന്ത, അജ്ഞന്റെ സങ്കല്പങ്ങൾ, അജ്ഞന്റെ കാമനകൾ, അജ്ഞന്റെ കാമ്യ വിഷയങ്ങൾ, ഇതെല്ലാം എന്ത് ചെയ്യുന്നു? സദാസമയവും അജ്ഞനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അജ്ഞനെ ഇതെല്ലാം അധീനമായിക്കൊണ്ടിരിക്കുന്നു. അവനെ എന്താണ് നിവർന്നു നിൽക്കാൻ ഇത് അനുവദിക്കത്തില്ല. അവനെപ്പോഴും ഇതിന് അധീനമായിരിക്കും. അധീനമായിരിക്കുന്നുണ്ടെന്ന് വരുന്നു, അവൻ അനുശോചിക്കുന്നു. അങ്ങനെ ഗീതയുടെ ഭാഷയിൽ പറയുന്ന എന്താണ് അനുശോചന്തി? അവൻ വാസ്തവത്തിൽ അനുശോചനത്തെ അവൻ തിരിച്ചറിഞ്ഞാലോ അറിഞ്ഞില്ലെങ്കിലും എന്താണ് അവന്റെ ജീവിതം എന്താണ് അനുശോചനമാണ്. അവനെന്നും ദുഃഖത്തിന് അധീനനായിരിക്കുന്നു. ആത്യന്തികമായ ദുഃഖം നിവൃത്തി അവന് സംഭവിക്കുന്നില്ല. താത്കാലികമായ സുഖോപായങ്ങളെ അവൻ നേടി, അവൻ താൽക്കാലികമായി ചിലപ്പോൾ സന്തോഷിച്ചെന്ന് വരും. പക്ഷെ ഓരോ സന്തോഷവും അടുത്തു വരാൻ പോകുന്ന ദുഃഖത്തിന്റെ മുന്നോടിയായിട്ടാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവന് ശാന്തി എന്തെന്നുള്ളത് അവന് തിരിച്ചറിയത്തില്ല. വാസ്തവത്തിലുള്ള സുഖം എന്താണെന്നുള്ളത് അവന് തിരിച്ചറിയത്തില്ല. അങ്ങനെ അതിനെ എല്ലാം പറയുന്നത് എന്താണ്? അജ്ഞാനചിന്ത, അല്ലെങ്കിൽ അജ്ഞാനാധീനമായ ഒരവസ്ഥയിൽ ആ ജീവൻ ഇങ്ങനെ തുടർന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. അതേസമയം തത്വജ്ഞൻ എന്തായതുകൊണ്ടുള്ള ഗുണം, ഇവിടെ പറയുന്ന യോഗാരൂഢന്റെ സർവ്വസങ്കല്പ സന്യാസം കൊണ്ട് അയാളിൽ നിരന്തര സങ്കല്പങ്ങളുണ്ടെങ്കിലും അയാൾ സർവ്വസങ്കല്പ സന്യാസിയായിരിക്കും. അതുകൊണ്ട് എന്താണ് അയാൾക്ക് അതുകൊണ്ട് കിട്ടുന്ന ഗുണം എന്താണ്? മുക്തി. മുക്തി എന്ന് പറയുന്നത് എന്താണ്? പല ഭാഷയിലൂടെ പറഞ്ഞു, പരമമായ നിർവ്വാണം, പരമാം ശാന്തി അധികരിച്ചടി, പരമമായ ശാന്തി, സുഖം അക്ഷയമശ്വതി, അക്ഷയമായ സുഖം, ഇതാണ് തത്വജ്ഞന്റെ അവസ്ഥ. അപ്പോ ആ അക്ഷയമായ സുഖത്തെ അല്ലെങ്കിൽ പരമമായ ശാന്തി, ഇവിടെ പറയുന്ന നിതാന്തമായ നിർവ്വാണം എന്ന് പറയുന്ന ഒരു അനുഭവതലം, ആ അനുഭവത്തെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ അനുഭവത്തിന്റെ ബലത്തിൽ എന്താണ് ഈ സങ്കല്പങ്ങൾ, അഹന്ത, ശരീരം, കരണം, ഇതിന്റെ എല്ലാം പ്രവർത്തനങ്ങൾ കൊണ്ട്, ഇതിന്റെ എല്ലാം പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുന്ന വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ ദ്വന്ദ്വങ്ങളെ ഈ ശാന്തിയുടെ അല്ലെങ്കിൽ സുഖത്തിന്റെ അല്ലെങ്കിൽ നിർവ്വാണത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് തത്വജ്ഞാനി ഇതിനെല്ലാം അതീതനായി വർത്തിക്കുന്നു. വൈരുദ്ധ്യങ്ങളും ദ്വന്ദ്വങ്ങളും എല്ലാം രണ്ടിടത്തുമുണ്ട്. എവിടെ സങ്കല്പമുണ്ടോ അവിടെ വൈരുദ്ധ്യമുണ്ട്, എവിടെ സങ്കല്പമുണ്ടോ അവിടെ ദ്വന്ദ്വങ്ങളുണ്ട്. അത് നിലനിൽക്കും. സങ്കല്പം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ദ്വന്ദ്വം നിലനിൽക്കുന്നു എന്നാണ്. എന്ത് ദ്വന്ദ്വം? സുഖദുഃഖങ്ങൾ, മാനാപമാനങ്ങൾ, ജയ അപജയങ്ങൾ, കാമക്രോധങ്ങൾ എല്ലാം നിലനിൽക്കും. ഇതെല്ലാം നിലനിൽക്കുന്നു. ഇതൊന്നും എന്തുകൊണ്ട്? ഇതൊക്കെ സങ്കല്പത്തിന്റെ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ സങ്കല്പങ്ങളാണ്. അപ്പൊ സർവ്വസങ്കല്പങ്ങളെ ത്യജിച്ചിരിക്കുന്ന യോഗാരൂഢനിലും ഇതെല്ലാം നിലനിൽക്കുന്നു. നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ നിലനിൽക്കുന്നു. എങ്ങനെ? ആ യോഗാരൂഢനെ ബാധിക്കാത്ത തരത്തിൽ. എന്തുകൊണ്ട്? യോഗാരൂഢൻ ഇതിനെല്ലാം ബാധിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഇതിനെ തിരിച്ചു ബാധിക്കാൻ പറ്റുന്നില്ല. അതാണ് അജ്ഞനെ ഇതെന്തുകൊണ്ട് ബാധിക്കുന്നു? അജ്ഞൻ ഇതിനെ ബാധിക്കാൻ പറ്റുന്നില്ല. ഒന്നുകിൽ പുലിയെ പിടിക്കണം, അല്ലെങ്കിൽ പുലി പിടിക്കും. അതാണ് അവസ്ഥ. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അജ്ഞനെ പുലി പിടിച്ചിരിക്കുകയാണ്. വിജ്ഞനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അയാൾ പുലിയെ പിടിച്ചിരിക്കുകയാണ്. പുലി തന്റെ അധീനത്തിലായി കഴിഞ്ഞാൽ പിന്നെ പുലിക്ക് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല. അതൊരു ഉദാഹരണമായിട്ട് പറയുന്നതാണ്. അതുപോലെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ സംസാരം എന്ന് പറയുന്നത് എങ്ങനെയാണോ അജ്ഞനിൽ സജീവമായിട്ട് നിലനിൽക്കുന്നത്, അതിന്റെ പൂർണ്ണമായ നിലയിൽ നിലനിൽക്കുന്നത്, അതേ പൂർണ്ണതയിൽ തന്നെ ജ്ഞാനീനെ നിൽക്കുന്നു. ഒരു ന്യൂനതയില്ല. അതായത് ഇതിന്റെ എല്ലാ ഭാവങ്ങളോടും കൂടി, എല്ലാ വൈരുദ്ധ്യങ്ങളോടും, എല്ലാ ദ്വന്ദ്വാത്മകതയോടും കൂടി ജ്ഞാനീനെ നിൽക്കുന്നു. അതാണ് ജ്ഞാനിയുടെ വ്യവഹാരം എന്ന് പറയുന്നത്. പക്ഷേ വ്യത്യാസം എന്താണ്? ജ്ഞാനി അതിനെ ബാധിച്ചു കഴിഞ്ഞു. അതാണ് ജ്ഞാനി അതിന് അധീശനായി നിൽക്കുന്നു എന്ന് പറയുന്നത്. അതിന് തിരിച്ച് ബാധിക്കാൻ പറ്റുന്നില്ല. യോഗാരൂഢനെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മൾ ഒരാളെ യോഗാരൂഢനായി അംഗീകരിക്കണമെങ്കിൽ സാധാരണഗതിയിൽ അയാൾക്ക് എന്തെങ്കിലും കടുത്ത മാനസിക രോഗത്തിനായുള്ള ഭിന്നനായാലേ നമ്മൾ അംഗീകരിക്കും, അല്ലെങ്കിൽ അംഗീകരിക്കത്തില്ല. എന്നുവെച്ചാൽ എന്തെങ്കിലും വലിയ വൈദ്യശാസ്ത്രത്തിന് പോലും പിടികിട്ടാത്ത എന്തെങ്കിലും പ്രശ്നം വന്ന് അയാളുടെ മനസ്സ് മരവിച്ച് മലമൂത്ര വിസർജനം പോലും തിരിച്ചറിയാതെ എവിടെയെങ്കിലും കടന്നു കഴിഞ്ഞാൽ നമ്മൾ പോയി നമസ്കരിക്കും, പറയും ഇയാൾ സിദ്ധനാണ് എന്ന് പറയും. അത് വൈദ്യശാസ്ത്രത്തിൽ പോലും പിടികിട്ടാത്ത രോഗമായിരിക്കും പലപ്പോഴും, പക്ഷെ നമ്മളതിനെ അംഗീകരിക്കും. കാരണം എന്തുകൊണ്ട്? യോഗാരൂഢൻ എന്നൊക്കെ പറയുമ്പോൾ ഈ ശബ്ദത്തിന്റെ വെയിറ്റ് കൊണ്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന സങ്കല്പങ്ങൾ അതിനും വെയിറ്റ് ഉള്ളതാണ്, ഘനമുള്ളതാണ്. അപ്പം നമ്മൾ വിചാരിക്കും എന്താണ്? അങ്ങനെ ഇരിക്കുന്ന ആളാണ് എന്ന് പറയും. ഇത് ഉപദേശിക്കുന്ന ആളിനെ പോലും മറന്നിട്ടാണ് ആര്? ഭഗവാൻ. എങ്ങനെ? എന്തുകൊണ്ടാണ് ഉപദേശിക്കുന്നത്? പറയും ഞാനിത് യോഗാവിഷ്ഠനായിട്ടാണ് ഉപദേശിച്ചത് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നിലയും അങ്ങനെയല്ല. പ്രപഞ്ചത്തെ വിസ്മരിച്ചിരുന്നാലേ യോഗാരൂഢനാകൂ എന്നുള്ള ഒരു പാഴായ സങ്കല്പം നമ്മുടെ മനസ്സിലുണ്ട്. ഒരിക്കലും അതല്ല. ഏതെങ്കിലും മനസ്സിൽ ഇനി പ്രപഞ്ച വിസ്മൃതി വന്നു കഴിഞ്ഞാൽ അവിടെ മാത്രമേ ആത്മീയതയുള്ളൂ, യോഗമുള്ളൂ, സമാധിയുള്ളൂ, സന്യാസമുള്ളൂ, ഇങ്ങനെയൊക്കെയുള്ള അബദ്ധധാരണകൾ. എന്തായാലും ശരിയായ ധാരണകൾ വന്നില്ലെങ്കിലും ഈ അബദ്ധധാരണ തിരുത്താനെങ്കിലും ഗീതയുടെ അധ്യയനം സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗീതയിൽ ഇക്കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു. അതല്ല ആധ്യാത്മികത എന്ന് പറയുന്നത്. ഒരിക്കലും അങ്ങനെ പ്രപഞ്ചത്തെ വിസ്മരിച്ചിരിക്കുന്നതല്ല. അതല്ല സിദ്ധനെന്ന് പറയുന്നത്, അതല്ല സിദ്ധി എന്ന് പറയുന്നത്. മറിച്ചെന്താണ്? ഈ പ്രപഞ്ചത്തിൽ ജാഗ്രതയായിരുന്നുകൊണ്ട് എന്നുവെച്ചാൽ ഉണർന്നിരുന്നുകൊണ്ട് സാധാരണ മനുഷ്യനെ ഇരുന്നുകൊണ്ട് തന്നെ ലോകവ്യവഹാരങ്ങൾ ഏർപ്പെടുത്തിയിരുന്നുകൊണ്ട് തന്നെ ഒരാൾക്ക് ആധ്യാത്മിക നില പുലർത്താം. അതാണ് ഇവിടെ ഭഗവാൻ പഠിപ്പിക്കുന്നത്. അതാണ് ഭഗവാൻ സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുന്നത്. അതാണ്. അല്ലാതെ നമ്മൾ പടത്തി കാണുന്നത് പോലെയല്ല. പടത്തി കാണുന്നതെന്ന് വെച്ചാൽ യോഗിമാരുടെയൊക്കെ പടം കാണുമ്പോൾ എന്താണ്, അവർ കണ്ണടച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നു. കണ്ണ് തുറന്നിരുന്ന് പടമെടുക്കാൻ ഒരു യോഗിമാരും നിന്നു കൊടുക്കാറില്ല. പറഞ്ഞ യോഗം പോവും. നമുക്കിഷ്ടം എന്താണ്, കണ്ണടച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതല്ല, കണ്ണ് തുറന്നിരുന്നാലും യോഗം തന്നെ, കണ്ണടച്ചിരുന്നാലും യോഗം തന്നെ. അതാണ് ഗീത പഠിപ്പിക്കുന്നത്. ഇനി കണ്ണടയ്ക്കാനും ധ്യാനിക്കാനും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ നമ്മുടെ ആത്യന്തികമായ സങ്കല്പം എന്താണ്, എപ്പോഴും കണ്ണടച്ച് ധ്യാനിച്ചിരിക്കുന്നു എന്നാണ്. പൊതുജനത്തിന്റെ സങ്കല്പം അതാണ്. അതാണ് സഹിക്കാൻ വയ്യാതെ. നമ്മളെ കണ്ടുകഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും, ഇവിടുത്തെ സ്വാമി എവിടെയാണ് ചോദിക്കും. എന്നുവെച്ചാൽ സ്വാമി എന്ന് വെച്ചാൽ അയാൾ സിനിമയിൽ കണ്ടിട്ടുള്ള സ്വാമിയാണ് അയാളുടെ മനസ്സിലുള്ളത്. തലയുടെ മേളിൽ കുറെ മുടിയൊക്കെ കെട്ടിവെച്ച് അതിൽ രണ്ടുമൂന്ന് രുദ്രാക്ഷമൊക്കെ കെട്ടി പാളൻ കുറിയൊക്കെ ഇട്ട് ഒരു കമണ്ഡലവും ഒരു കയ്യിൽ യോഗതണ്ണും ഒക്കെ പിടിച്ച് കണ്ണും അടച്ച് വേണമെങ്കിൽ ഒരു കൈകൊണ്ട് ഭക്തന്മാരെയൊക്കെ അനുഗ്രഹിച്ചിരിക്കുന്ന സ്വാമി, അങ്ങനെയുള്ള സ്വാമിയെയും സ്വാമിയാവുമെന്നാണ് ജനം സങ്കല്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സാധാരണ സ്വാമിമാരെയൊക്കെ കാണുമ്പോൾ അവർ ചോദിക്കും, സ്വാമി എവിടെ പോയി എന്ന് ചോദിക്കും. അപ്പോ സ്വാമി മറ്റുള്ള മനുഷ്യരെ പോലെ ഇരുന്നു കഴിഞ്ഞാൽ ഇപ്പൊ സ്വാമിക്കും തോന്നും, ചിലപ്പോൾ ഞാൻ സ്വാമി ആയില്ലേ, ഇത്രയും കാലം പാടുപെട്ടിട്ട് സ്വാമിയല്ല. എന്നാൽ പിന്നെ ഇവൻ സങ്കല്പിക്കുന്ന തരത്തിൽ സ്വാമിയാവണം. പിന്നെ സ്വാമിക്ക് അതിനുള്ള തത്രപ്പാടം, ഇവൻ വിചാരിക്കുന്ന തരത്തിലുള്ള സ്വാമിയാകാൻ വേണ്ടി എന്ത് ചെയ്യണം. അപ്പൊ സ്വാമി പല ഭാവപ്രകടനങ്ങളിൽ ഇരിക്കും. ഇവന് സന്തോഷമാവും, കൊള്ളാം, നല്ല സ്വാമിയാണ്. കാരണം പിന്നെ അതുകൊണ്ടാണ് സ്വാമിമാരെ കുറ്റം പറയാൻ പറ്റില്ല. ഈ പൊതുജനമാണ് സ്വാമിമാരെ എങ്ങനെ ആക്കുന്നത്? കാരണം സ്വാമിമാരെ കൊണ്ട് പല പ്രകടനങ്ങളും നടത്തിക്കും. സ്വാമിക്ക് ഇല്ലാത്ത ചില ഭാവങ്ങൾ, ആത്മീയ ഭാവങ്ങളിലൊക്കെ സ്വാമി പിന്നെ പ്രത്യക്ഷനാവും. ഇത് കാണുമ്പോൾ ജനത്തിന് സമാധാനമാവും, സ്വാമിക്ക് സമാധാനമാവും. എന്തുകൊണ്ട്? എന്തായാലും എന്നെ സ്വാമിയാണെന്ന് അംഗീകരിച്ചല്ലോ. അപ്പൊ സ്വാമി എന്ന് പറയുമ്പോൾ ജനം പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഒരു അസാധാരണ, അങ്ങനെ ഭാവത്തിനും പ്രകടനത്തിനുമുള്ള ഒരു അസാധാരണ. അതല്ല ഇവിടെ പറയുന്നത് ഭഗവാൻ. അതുകൊണ്ടല്ലേ ഇവിടെ ആധ്യാത്മികതയെ ഉപദേശിക്കുന്നതിന് ഇവനെ തിരഞ്ഞെടുത്ത വ്യാസൻ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്ന രംഗം തന്നെ എന്തുകൊണ്ട്? എന്താണോ യുദ്ധരംഗം, ബോധപൂർവം ചെയ്തതാണ്. എന്താണോ, അതായത് മനുഷ്യന്റെ സാധാരണ ജീവിതം. സ്വാമിമാർക്ക് ഇതൊക്കെ പറയുന്നത് എളുപ്പമാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സുരക്ഷിതരാണ്. അവർക്ക് ജീവിതത്തിൽ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഒരൊറ്റ പണിയുള്ളൂ, ഉപദേശിക്കുക. വേറെ കാര്യമായ പണികളില്ല, കാര്യമായ പ്രശ്നങ്ങളുമില്ല. അപ്പൊ അവർക്കിരുന്നു കൊണ്ട് ഉപദേശിക്കുക എന്താണോ, സമാധിയെക്കുറിച്ച് ഉപദേശിക്കാം, ശാന്തിയെക്കുറിച്ച് ഉപദേശിക്കാം, സമാധാനത്തെക്കുറിച്ച് ഉപദേശിക്കാം, എല്ലാം ഉപദേശിക്കാം. കാരണം ഇയാൾ എല്ലാ തരത്തിലും ഒരു പരിരക്ഷയിലിരിക്കുകയും ഉപദേശിക്കുന്നത് ചിലവുള്ള ജോലിയല്ല, മുതൽ മുടക്കുമില്ല. പക്ഷെ ഇത് കേൾക്കുന്നവനെന്ന് പറയുന്നത് എവിടെയാണ്? ജീവിതത്തിൽ നിൽക്കുക, ജീവിതത്തിന്റെ മധ്യത്തിലാണ്. അവന് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സങ്കീർണതകളും എല്ലാം ഉണ്ട്. അപ്പോ ഉപദേശങ്ങൾ കേട്ടിട്ട് അവനവന്റെ ജീവിതത്തിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവന് മനസ്സിലാകും, എന്താണ് പറയുന്ന കാര്യമൊക്കെ നല്ലതാ, പക്ഷേ അത് അനുഷ്ഠിക്കാൻ പറ്റുന്നില്ല. പറയുന്ന ആളിനെ പോലെ ഇരിക്കുകയാണെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. വേറെ കാര്യങ്ങൾ നടത്താൻ പോവുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യം നടപ്പിലാകത്തില്ല. ഇതാണ് സ്വാമിയുടെ ഉപദേശവും സമൂഹവും തമ്മിൽ വരുന്ന ഒരു സംഘർഷം. അപ്പോൾ അത് മാറ്റിയിട്ട് ഭഗവാൻ എങ്ങനെയാണ് ഉപദേശിക്കുന്നത്? ആ കർമ്മരംഗത്ത് നിന്നുകൊണ്ടാണ് ഉപദേശിക്കുന്നത്. യുദ്ധത്തിന്റെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് അതിലൊരു പങ്ക് വഹിച്ചിട്ട് യുദ്ധത്തിനെ കുറിച്ച് ഉപദേശിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം ആ യുദ്ധരംഗത്തുനിന്ന് പ്രാവർത്തികമാക്കേണ്ടതാണ്? അത് അർജുനൻ ഒരു നിമിത്തം മാത്രം, അർജുനനെ നിമിത്തമാക്കി ലോകത്തിന് ഉപദേശിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ജീവിതത്തിൽ നിന്നുകൊണ്ട് പ്രായോഗികമാക്കാമെന്നുള്ള കാര്യങ്ങൾ, അതാണ് കർമ്മയോഗത്തിന് പ്രാധാന്യം കൊടുത്ത് കർമ്മം ചെയ്യുമ്പോൾ അവിടെ നിന്ന് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ അത് ഉദ്ദേശിച്ചു. അതുപോലെ നമ്മൾ ധരിക്കുന്നത് നമ്മുടെ സങ്കല്പത്തിനനുസരിച്ചിട്ടാണ്, മാറ്റിമറിച്ചിട്ടാണ്. ഇനി അതിൽ തന്നെ പല അധികാരികൾക്ക് വേണ്ടി പലതരത്തിലുള്ള ആധ്യാത്മിക സമ്പ്രദായങ്ങളെ കുറിച്ച്, ഉപദേശങ്ങളെ കുറിച്ച് എല്ലാം കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നതെല്ലാം എന്താണോ ഏറ്റവും കലുഷിതമായ സംഘർഷഭരിതമായ ഒരു ബാഹ്യമായ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ചുകൊണ്ടാണ് ആ ഉപദേശങ്ങൾ. അല്ലാതെ അവിടെ ആശ്രമത്തിൽ സ്വസ്ഥനായിരിക്കുന്ന ഒരു ഗുരുവിന്റെ ഉപദേശം എന്നുള്ള നിലയ്ക്കല്ല ഗീത ഉപദേശങ്ങൾ. അതുകൊണ്ട് തന്നെ അതിന്റെ അനുഷ്ഠാനവും ജീവിതത്തിൽ തന്നെ, സാധാരണ ജീവിതത്തിൽ തന്നെയാണ് അതിന്റെ പ്രാഥമികമായ അനുഷ്ഠാനം മുഖ്യമായി വരുന്നത്. അതുകൊണ്ട് സർവസങ്കല്പസന്യാസം എന്ന് പറയുന്നത്, തത്വജ്ഞന്റെ സർവസങ്കല്പസന്യാസം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർ ധരിക്കുന്നതുപോലെ ലോകവിസ്മൃതിയോ പ്രപഞ്ച വിസ്മൃതിയോ അല്ലെങ്കിൽ മനസ്സിന്റെ ശൂന്യമായ ഒരവസ്ഥയോ ഒന്നുമല്ല. മറിച്ച് തത്വജ്ഞാനം കൊണ്ട്, വിവേകം കൊണ്ട് ആ മനസ്സിനെ ബാധിച്ച് അവന്റെ മനസ്സിൽ നിന്നും അവന്റെ കർമ്മങ്ങളിൽ നിന്നും അവന്റെ സങ്കല്പങ്ങളിൽ നിന്നും അവന്റെ കാമനകളിൽ നിന്നും അവന്റെ കാമ്യ വിഷയങ്ങളിൽ നിന്നും എല്ലാം സ്വതന്ത്രമായി അവയുടെ മധ്യത്തിൽ തന്നെ നിൽക്കുന്ന ഒരവസ്ഥ, അതാണ് സർവസങ്കല്പ സന്യാസം. ഇത് പലതരത്തിലും, ഞാനിപ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ആസ്പെക്ട് ഒരു ഭാഗത്തെ എടുത്ത് ഞാൻ വിശദീകരിച്ചതേ ഉള്ളൂ. ഇത് പല വീക്ഷണ കോണങ്ങളിലൂടെ മനസ്സിലാക്കാം, പല ഭാഗങ്ങളിലൂടെ ഇത് മനസ്സിലാക്കാം, പല രീതിയിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഓരോരുത്തരും ഇതിനെ സ്വീകരിക്കുന്നതും ഉൾക്കൊള്ളുന്നതും മനസ്സിലാക്കുന്നതുമെല്ലാം അവനവന്റെ ശൈലിക്കനുസരിച്ചായിരിക്കും. അതിന് ഒരു രീതിയിൽ ഇത് ഇതിനെ സംബന്ധിച്ച് അങ്ങനെ തിരിച്ചു കളയരുത്. ഇതിന്റെ അവസാന വാക്കാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ധരിക്കരുത്. ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വീക്ഷണം അത് മാത്രമേ എനിക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ, ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിനെ സംബന്ധിച്ച് പല വീക്ഷണങ്ങളുണ്ട്. ഇപ്പോൾ ഈ പല വ്യാഖ്യാതാക്കൾ തന്നെ അവതരിപ്പിക്കുന്നത് പല വീക്ഷണങ്ങളാണ്. അപ്പോൾ അത് ഓരോരുത്തർക്കും അവരവർക്ക് സ്വീകാര്യമായി തോന്നുന്ന വീക്ഷണങ്ങൾ സ്വീകരിക്കണം. പക്ഷെ അതിന്റെ സാരാംശത്തിൽ മാറ്റം വരരുത്. സാരാംശം എന്ന് പറയുന്നത് ഇതാണ്, എന്താണോ ആ സർവ സങ്കല്പ സന്യാസത്തിന് ഒരിക്കലും മനസ്സിന്റെ മരവിപ്പ് എന്നുള്ള അർത്ഥമല്ല, അല്ലെങ്കിൽ മനസ്സിന്റെ ശൂന്യത എന്നുള്ള അർത്ഥമല്ല, അല്ലെങ്കിൽ നമ്മൾ ധരിക്കുന്ന തരത്തിൽ മനസ്സിൽ ഒരു സങ്കല്പങ്ങളും ഇല്ലാതിരിക്കുക എന്നുള്ള അവസ്ഥയല്ല. മറിച്ച് ആ സങ്കല്പങ്ങളുടെ ബാധയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് പലതരത്തിലും വിശദീകരിക്കാം, പല രീതിയിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അങ്ങനെയുള്ളവന് ഇവിടെ എന്ത് പറയുന്നു? യോഗാരൂഢൻ പ്രാപ്തയോഗൻ എന്ന് പറയുന്നു. അപ്പൊ അവൻ അങ്ങനെയുള്ള ഒരാള് ലോകസംഗ്രഹ പ്രവർത്തനങ്ങളേർപ്പെട്ടിരുന്നാൽ, നമ്മൾ കണ്ടിട്ടുള്ള പരിചയപ്പെട്ടിട്ടുള്ള തത്വജ്ഞാനികളല്ല അവരെ നമ്മൾ തത്വജ്ഞാനി എന്ന് തിരിച്ചറിയുന്നതിനെ എങ്ങനെ നമ്മൾ തിരിച്ചറിയുന്നു? അവരുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയാണ്. അല്ലാതെ അതിനെ തിരിച്ചറിയുന്നതിന് നമുക്ക് വേറെ നമ്മുടെ കയ്യിൽ വേറെ ഉപകരണങ്ങളൊന്നുമില്ല. അവരുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും നമ്മൾ തിരിച്ചറിയുന്നു. കാരണം അവരുടെ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്ന വാക്കുകൾ, അവരുടെ ജ്ഞാനത്തിന് ലക്ഷണമായിരിക്കുന്ന അവരുടെ പ്രവൃത്തികൾ, ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ പറയുന്നതാണ് തത്വജ്ഞാനം. അതുകൊണ്ട് തന്നെ നമ്മളെന്ന് മനസ്സിലാക്കാം, അവര് പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. അതെല്ലാം സങ്കല്പങ്ങളെ ആശ്രയിച്ചിട്ടാണ്. അപ്പൊ സർവസങ്കല്പ സന്യാസത്തിൽ ആ സങ്കല്പങ്ങളെല്ലാം പോയിരുന്നുവെങ്കിൽ പിന്നെ നമുക്ക് അയാളെ യോഗിയാണെന്നോ ത്യാഗിയാണെന്നോ ജ്ഞാനിയാണെന്നോ മുക്തനാണെന്നോ ഒന്നും ഒരിക്കലും തിരിച്ചറിയാൻ കൂടി പറ്റത്തില്ല. അങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതിനൊരിക്കലും കഴിയത്തില്ലായിരുന്നു. അപ്പോ ഒരാൾ ജ്ഞാനിയായോ യോഗിയായോ തത്വജ്ഞനോ ആയോ ഒക്കെ ഇരിക്കുന്ന എങ്ങനെ? തന്നെ ലോകത്തിന് വെളിപ്പെടുത്തുന്നതിനുള്ള അടയാളങ്ങളെ അവശേഷിപ്പിച്ചുകൊണ്ടാണ്. ആ അടയാളങ്ങളെ പിന്തുടർന്നാണ് ഒരുവൻ അങ്ങനെ ഒരു യോഗിയുടെ സന്നിധിയിൽ എത്തിച്ചേരുന്നത്. അത് അവശേഷിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ സങ്കല്പങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടാകുന്നത് കൊണ്ട് അയാൾ ഒരിക്കലും അജ്ഞനാകുന്നില്ല. അജ്ഞന്റെ സങ്കല്പങ്ങൾ അവന്റെ അഹന്തയോടുകൂടി ചേർന്ന് ആ ജീവനെ ബന്ധിപ്പിച്ച് അവനെ ഈ സംസരണം, സംസാരത്തിലൂടെയുള്ള ഗതി അവനെ നയിക്കുന്നത് പോലെ തത്വജ്ഞന്റെ സങ്കല്പങ്ങൾ, തത്വജ്ഞന്റെ കാമനകൾ ആ തത്വജ്ഞന്റെ അഹന്തയോട് ചേർന്ന് ആ തത്വജ്ഞനെ ഒരിക്കലും കീഴ്പ്പെടുത്തുന്നില്ല എന്നർത്ഥം. അപ്പോ തത്വജ്ഞന്റെ അഹന്തയുടെ വ്യത്യാസം എന്താണ്? അത് നമ്മൾ പറഞ്ഞു വന്നു. അജ്ഞനും അഹന്തയുണ്ട്, തത്വജ്ഞനും അഹന്തയുണ്ട്. അപ്പോ തത്വജ്ഞന്റെ അഹന്തയുടെ വ്യത്യാസം എന്താണ്? അഹന്തയെന്ന് പറഞ്ഞത് കൊണ്ടായി, അഹന്തയെന്ന് പറയുമ്പോൾ നമ്മൾ സമാനമായി ചിന്തിച്ചു പോകും. എങ്ങനെ? അജ്ഞനും അഹന്തയിരിക്കുന്നു, ജ്ഞാനിയിലും അഹന്തയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ അവിടെ അഹന്തയുടെ പരിഭാഷയ്ക്ക് വ്യത്യാസം. സാധാരണ അഹന്ത എന്ന് പറയുന്നത് എന്തിനാണ്? അഹന്ത എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന സാധനമാണ് അഹന്ത. പക്ഷെ എന്താണ് ഈ അഹന്ത എന്ന് പറയുന്ന സാധനം? അത് അന്ധകരണത്തിന്റെ പ്രാഥമികമായ വൃത്തി. അന്ധകരണത്തിൽ അതിന്റെ രാജസ സാത്വിക ഭാവങ്ങൾ. അന്ധകരണം എന്ന് പറയുന്നത് അറിയാം, അതൊരു ഗുണകാര്യമാണ്, സത്വരജസ്തമോ ഗുണങ്ങളുടെ കാര്യമാണ്. ആ സത്വരജസ്തമോ ഗുണങ്ങളുടെ കാര്യമായിരിക്കുന്ന അന്ധകരണത്തിൽ അതിസൂക്ഷ്മമായ രാജസ സാത്വിക പരിണാമങ്ങൾ ഉണ്ടാകും. ആ പരിണാമങ്ങളോട് ആത്മചൈതന്യം താതാത്മ്യപ്പെടുന്നു. ഈ താതാത്മ്യം എന്ന് പറയുന്നത് അനുസ്യൂതമായി സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കലും ഈ സാത്വിക രാജസ പരിണാമങ്ങൾക്ക് ചൈതന്യത്തിൽ നിന്ന് വിട്ടു നീക്കാൻ കഴിയത്തില്ല. വിട്ടുനിന്ന് അങ്ങനെ ഒരവസ്ഥയില്ല. ആ പരിണാമങ്ങൾ അന്ധകരണത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചൈതന്യം അതിനോട് താതാത്മ്യപ്പെട്ടിട്ട് അവിടെ അതിനാണ് നമ്മൾ അധ്യാസം നിരത്തിയത്. അതിന്റെ ഒരു ബഹിർസ്ഫുരണം ഉണ്ടാകും. ബഹിർസ്ഫുരണം എന്ന് പറയുമ്പോൾ ചൈതന്യം അതിന്റെ തനതായ നിലയിൽ അതിന് സ്ഫുരണമില്ല, കേവല ബോധം. സ്ഫുരണം എന്ന് പറയുന്നത് എന്താണ്? ആ ചൈതന്യം ഈ ഗുണത്തിന്റെ രാജസ സാത്വിക പരിണാമങ്ങളോട് താതാത്മ്യപ്പെട്ടിട്ട് തന്നെ തന്നെ തിരിച്ചറിയുന്നതാണ്. ചൈതന്യം ചൈതന്യത്തെ തിരിച്ചറിയുന്നു. ചൈതന്യം വാസ്തവത്തിൽ ചൈതന്യത്തെ തിരിച്ചറിയാൻ പാടില്ല, പക്ഷെ ഇവിടെ തിരിച്ചറിയുന്നു. ചൈതന്യത്തെ എങ്ങനെ തിരിച്ചറിയുന്നു? ആ ചൈതന്യത്തെ തിരിച്ചറിയുന്നതാണ് ബോധം അല്ലെങ്കിൽ അറിവ് എന്ന് പറയുന്നത്. ആ അറിവിന്റെ പ്രാഥമികമായ രൂപമാണ് അഹം, ഞാൻ എന്നറിയുന്നത്, തന്നെ അറിയുന്നത്. ബോധം ബോധത്തിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുന്നു, അതാണ് ഞാനെന്നുള്ള അറിവ്. അപ്പൊ അങ്ങനെ ഒരു ബോധത്തിന് തന്നെ തന്നെ അറിയേണ്ടി വന്ന ഒരു അവസ്ഥ, ബോധത്തിന് തന്നെ തന്നെ തിരിഞ്ഞു നോക്കേണ്ട ഒരവസ്ഥ വന്ന എന്തുകൊണ്ട്? അങ്ങനെ വന്നത് ആ ബോധം ഈ ജഡത്തിനോട് താതമ്യപ്പെട്ടാണ്. ഇതിനാണ് ചിജ്ജഡഗ്രന്ഥി എന്ന് പറയുന്നത്. ഒരു ബന്ധനം വന്നു, ഗ്രന്ഥി എന്ന് വെച്ചാൽ ഒരു കെട്ട് വന്നു. ഇതാണ് അഹം, ഹൃദയ ഗ്രന്ഥി എന്ന് പറയുന്നു. ഇതാണെന്ത്? നമ്മുടെ പ്രാഥമികമായ ബോധം. അപ്പൊ ഈ ജഡതാതാത്മ്യം, ഈ ജഡതാതാത്മ്യമാണ് അജ്ഞന്റെ അഹം. ഞാനിയുടെ അഹന്തയോ ജ്ഞാനിയിലും അഹന്തയുണ്ടല്ലോ. ജ്ഞാനിയുടെ അഹന്ത ഇതിനെന്ത് സംഭവിക്കുന്നു? അജ്ഞന്റെ അഹന്തയിൽ രാജസ താമസ കാരണം ഈ താമസമായ പരിണാമം വന്നു കഴിഞ്ഞാൽ അവിടെ ജ്ഞാനത്തിന് താതവ്യപ്പെടാൻ ഒക്കത്തില്ല. എങ്ങനെയാണ് പാറപ്പുറത്ത് പ്രകാശം പ്രതിബിംബിക്കാത്ത അതുപോലെ, അതുകൊണ്ടാണ് രാജസ സാത്വിക ഭാവങ്ങളെന്ന് പറഞ്ഞത്. ഞാനെന്നുള്ള സ്ഫുരണം ഇപ്പൊ ഈ ശരീരത്തിലുണ്ട്, പക്ഷെ മൃതശരീരമായി കഴിഞ്ഞാലോ അവിടെ സ്ഫുരണമില്ല. എന്തുകൊണ്ട്? എവിടെയാണോ സാത്വിക രാജസ പരിണാമങ്ങൾ നടക്കുന്നത് അവിടെ മാത്രമേ അഹം സ്ഫുരണം ഉണ്ടാകത്തുള്ളൂ. താമസികമായ ജഡവസ്തുക്കളിൽ അത്ര ഒരു സ്ഫുരണമില്ല. അജ്ഞന്റെ അന്ധകരണത്തിന് അങ്ങനെ ഒരു പരിണാമം സംഭവിക്കുന്നു, രാജസ സാത്വിക പരിണാമം സംഭവിക്കുന്നു, അവിടെ അഹംസ്മരണം ഉണ്ടാകുന്നു. പക്ഷെ ജ്ഞാനിയിലാണെങ്കിലോ, ജ്ഞാനിയുടെ അന്ധകരണത്തെ കുറിച്ച് നമുക്കറിയാം എന്താണത്? സാത്വികമാണ്. അതിനെ രാജസ താമസ പരിണാമം എന്ന് പറയുന്നത് അഗണ്യമാണെന്ന് വെച്ചാൽ അത് പരിഗണനാർഹമാണ്. സത്വത്തിനൊരിക്കലും രാജസ താമസ ഭാവങ്ങളെ പൂർണ്ണമായും വെടിഞ്ഞിട്ട് നീക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിനെ അഗണ്യം എന്ന് പറഞ്ഞത്, ഏറ്റവും സാത്വികമായ പരിണാമമായി. ഏറ്റവും സാത്വികമായ പരിണാമം അന്ധകരണത്തിൽ സംഭവിക്കുമ്പോൾ അതിനോട് ഞാനും താതാര്യപ്പെടുന്നു. ഏറ്റവും സാത്വികമായ അന്ധകരണ പരിണാമത്തോട് ബോധം അല്ലെങ്കിൽ അറിവ് താതാത്മ്യപ്പെട്ട് അവിടെയും ഉണ്ടാകുന്ന സ്ഫുരണം, ആ സ്ഫുരണത്തെയാണ് നമ്മൾ പറയുന്നത്. എന്താണ് അഹം ബ്രഹ്മാസ്മി? അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നിടത്ത് തന്നെ നമ്മൾ ഒരഹന്തയെ അംഗീകരിക്കുകയും മറ്റൊരഹന്തയെ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരഹന്തയെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അഹം എന്നുള്ള ശബ്ദം പറയുന്നത്, മറ്റൊരഹന്തയെ നിഷേധിക്കാൻ വേണ്ടിയിട്ടുകൂടിയാണ് അഹം പ്രയോഗിച്ചിരിക്കുന്നത്. അവിടെ ഏത് അഹന്തയാണ് നിഷേധിക്കുന്നത്? നേരത്തെ പറഞ്ഞ രാജസ സാത്വിക അന്ധകരണ പരിണാമങ്ങളോട് താതാത്മ്യപ്പെട്ട ജീവന്റെ അഹന്ത, അതാണ് നേരത്തെ പറഞ്ഞതായ ജീവനുള്ള അഹന്ത. അതിനെന്ത് ചെയ്യുന്നു? നിഷേധിക്കുന്നു. അവിടെ മറിച്ച് കേവലം സത്യമായ അഹന്തയുടെ അതിസൂക്ഷ്മമായ പരിണാമത്തോട് താതാത്മ്യപ്പെട്ടിരിക്കുന്ന ജ്ഞാനത്തിന്റെ സ്മരണം, ആ സ്മരണത്തെയാണ് നമ്മൾ പറയുന്നത് അഹം ബ്രഹ്മാസ്മി, അല്ലെങ്കിൽ ജ്ഞാനിയുടെ അനുഭവം എന്ന് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ തത്വജ്ഞാനിയുടെ അഹന്ത എന്ന് പറയും, സമദർശിത്വം എന്ന് പറയും. സർവവും താണെന്നുള്ള സർവം ഖല്ലിതം ബ്രഹ്മ എന്നെല്ലാം പറയുന്നിടത്ത് പറയുന്നത് ആ അഹന്തയെക്കുറിച്ചാണ്. അവിടെ ഒരു അഹന്ത അംഗീകരിക്കുമ്പോൾ മറ്റൊരു അഹന്ത അവിടെ നിഷേധിച്ചിരിക്കുന്നു. ആ നിഷേധത്തെയാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ബാധിച്ചെന്ന് പറഞ്ഞത്, ബാധ എന്ന് പറയുന്നത്. അതിനാണ് നേരത്തെ പറഞ്ഞത് നശിച്ചു പോയെന്ന് പറഞ്ഞത് അഹന്ത. അത് ബാധിക്കുന്ന, എന്താ ബാധിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നശിപ്പിക്കുന്നത്? കാരണം ഒന്ന് നശിക്കണമെങ്കിൽ നശിപ്പിക്കാൻ പറ്റുന്നു വേണം, വിറക് നശിക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ അഗ്നി വേണം, അഗ്നിക്ക് അതിനെ ഭസ്മമാകാൻ പറ്റും. ഈ തത്വജ്ഞാനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന അഹന്ത പറഞ്ഞല്ലോ അജീവാഹന്ത, അതിനെ നശിപ്പിച്ച എന്താണ്? നശിപ്പിച്ചതാണ് ഈ തത്വജ്ഞാനിയുടെ അഹന്ത. ഒരാൾ തന്നെ, അതാണ് പറഞ്ഞെന്താണ് തസ്സീവ യോഗാരൂഢസ്യ തസ്സീവ ശമകാരണം ശരി എന്ന് പറഞ്ഞില്ല. ഒരേ ജീവനിൽ തന്നെയാണ് ഈ രണ്ട് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഒരേ ജീവന്റെ തന്നെ ആ ജീവാഹന്തയെ രണ്ടാമത് വരുന്നതായ ജ്ഞാനാഹന്ത ബാധിക്കുന്നു. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ആ ബോധം എന്ത് ചെയ്യുന്നു? ഞാൻ ശരീരമാണ്, ഞാൻ മനസ്സാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്നാരാണ്, ഞാൻ സന്യാസിയാണ്, ഞാൻ ബ്രഹ്മചാരിയാണ്, ഇങ്ങനെയൊക്കെയുള്ള ഈ അഹന്തയെ അത് ബാധിച്ചു കളയുന്നു. അപ്പോ സ്വാഭാവികമായിട്ടും വരും, അങ്ങനെയാണെങ്കിൽ താൻ തത്വജ്ഞനാണ്, ബ്രഹ്മമാണ് എന്നുള്ള ഒരു അഹന്ത അവിടെ ശേഷിക്കത്തില്ലേ എന്ന് കടന്നു ചിന്തിക്കുന്നു. അത് ഈ പ്രസംഗിക്കുന്നു. അങ്ങനെ ഒരു അഹന്ത നിൽക്കത്തില്ലേ? വീണ്ടും കുഴപ്പമില്ല, വളരെ പാടുപെട്ട് ഒരഹന്തയെ വളർത്തിക്കൊണ്ടു വന്നു കഴിഞ്ഞാൽ മറ്റൊരഹന്തി അതുകൊണ്ട് നശിപ്പിക്കുന്നെന്താ? വേറൊരഹന്തി അവിടെ നിലനിൽക്കത്തില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ചിന്തിക്കും. അത് ശരിയാണ്. നമ്മൾ ബലാത്കാരമായിട്ട് തത്വജ്ഞാനിയാകാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അഹന്ത അവിടെ നിൽക്കും. അത് ഇത്തരം ഒരു അഹന്തയായിട്ട് തന്നെ നിൽക്കും. അത് നമുക്കിനി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കൂടുതൽ ആരെയും വിഷമിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് കൂടുതൽ വിശദീകരിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നില്ല. മാ വിദ്വിഷാവഹേ എന്നല്ലേ. അപ്പോൾ അങ്ങനെ ഒരു അഹന്ത, അതായത് തത്വജ്ഞാനത്തെ നമ്മൾ ബലാത്കാരമായിട്ടുണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് തത്വജ്ഞാനിയായേ തീരൂ, എന്തായാലും സ്വാമിയായി. ഇനി പത്ത് പേരുടെ മുമ്പിൽ ഒരു തത്വജ്ഞാനിയുടെ ആയില്ലെങ്കിൽ ഈ സ്വാമിത്വം വ്യർത്ഥമായി പോകുമല്ലോ എന്ന് വിചാരിച്ച് ബലമായിട്ട് തത്വജ്ഞാനിയാകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തത്വജ്ഞാനത്തെ നമ്മൾ സൃഷ്ടിച്ചെടുത്തു കഴിഞ്ഞാൽ എന്തിന് ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട്? എന്നാൽ അത് അതിന് വലിയൊരു ഭദ്രമായിട്ട് നിൽക്കും. പക്ഷെ അങ്ങനെ ഒരു തത്വജ്ഞാനത്തെ കുറിച്ചല്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ അതിപ്രസംഗം നമ്മുടെ മനസ്സിൽ വരുന്നത്. അങ്ങനെ ഒരു തത്വജ്ഞാനത്തെ കുറിച്ചല്ല പറയുന്നത്. ഇവിടെ എന്താണ്? ഇവിടെ ആ ജീവാഹന്തയെ ബാധിക്കുന്ന ഒരു തത്വജ്ഞാനം, ആ ഒരു വലിയ അഹന്ത, അതിനെന്ത് സംഭവിക്കുന്നു? അത് സാധാരണ അഗ്നിക്ക് സംഭവിക്കുന്നത് പോലെയാണ്. അഗ്നി ജ്വലിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഇന്ധനത്തെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ധനം ദഹിച്ചു കഴിഞ്ഞാലോ പിന്നെ അവിടെ അഗ്നിയുടെ ആവശ്യമില്ല. ഇന്ധനം ദഹിച്ചു കഴിഞ്ഞാൽ അഗ്നി സ്വയം ശമിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ആ തത്വജ്ഞന്റെ അഹന്ത, ആ തത്വജ്ഞന്റെ അഹന്ത എല്ലാ ബന്ധങ്ങളും ഏർപ്പെടുത്തി അത് സ്വയം വിനയം പ്രാപിക്കും. അതിന്റെ ആ സ്വയം വിനയം പ്രാപിക്കുന്നതാണ് നമ്മൾ പറയുന്നതന്നെ ആ മഹാത്മാവ് സമാധിയായി എന്ന് പറയുന്നു. അതാണ് ആ സ്വയം വിനയം പ്രാപിക്കലിന്റെ ബാഹ്യമായ അടയാളമാണ് ശരീരനാശം എന്ന് പറയുന്നു. കാരണം ഈ അഹന്ത എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിനെ പരസ്പരം ബന്ധിപ്പിച്ചു കൊണ്ട് നിൽക്കുകയാണ്. ഒന്ന് ചൈതന്യം, മറ്റൊന്ന് ഈ ജഡം. ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് തന്നെയാണ് അജ്ഞനിലും ജ്ഞാനിയിലും നിൽക്കുന്നത്. പക്ഷേ അജ്ഞന്റെ ആ അഹന്തയ്ക്ക് സ്വയം ഒടുങ്ങാൻ കഴിയത്തില്ല. അത് ബന്ധിപ്പിച്ചുകൊണ്ടേ നിൽക്കും. അതുകൊണ്ട് ആ ജഡബന്ധനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിന് സംസാരം എന്ന് പറയുന്നു. തത്വജ്ഞനാണെങ്കിലോ ഈ തത്വജ്ഞന്റെ അഹന്ത എന്ത് ചെയ്യുന്നു? ആ ജീവബന്ധത്തെ നശിപ്പിച്ചു. നശിച്ചാലും അതെന്ത് ചെയ്യുന്നു? ക്ഷണം തന്റെ നാശത്തെ പ്രതീക്ഷിക്കുന്നു. ക്ഷണമെന്ന് എന്തുകൊണ്ട് പറയുന്നു? കാലം അനന്തമാണ്. അനന്തമായ കാലത്തിൽ ഒരു ജീവകാലം എന്ന് പറയുന്നത്, ഒരു ജീവന്റെ കാലം എന്ന് പറയുന്നത് നമ്മൾ 100 വയസ്സെന്നോ 50 വയസ്സെന്നോ 75 വയസ്സെന്നോ ഒക്കെ പറയുന്നത് ക്ഷണമാണ്. ഒരു ക്ഷണം എന്താണ്? തന്റെ ജോലി പൂർത്തിയാക്കി. ഒരു ക്ഷണം അത് സ്വയം നശിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ് ഒരു തത്വജ്ഞാനി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതാണ് അത്. ഒരു ക്ഷണ നേരത്തെ ഒരു കാത്തുനിൽപ്പാണ്. അതെന്തുകൊണ്ട് അങ്ങനെ ഒരു ക്ഷണം വന്നത്? അത് പറഞ്ഞല്ലോ, ഈശ്വരീയമായ നിയമങ്ങൾ മനുഷ്യന്റെ ബുദ്ധിക്ക് വഴങ്ങിക്കൊടുക്കുന്ന കാര്യങ്ങളല്ല. അപ്പൊ അങ്ങനെ ഒരു നിയമം എന്താണ്? ഈശ്വരീയമായ ഒരു നിയമമുണ്ട്. പ്രാപഞ്ചികമായ നിയമമല്ല, ഈശ്വരീയമായ നിയമം. ആ നിയമത്തിന് വിധേയമായി എന്ത് ചെയ്യുന്നു? ഇത് സ്വയം നശിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതിനാണ് നമ്മൾ വേറൊരു ഭാഷയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പ്രാരബ്ധം എന്ന് പറയുന്നു. അവിടെ ജീവാഹന്തയെ നശിപ്പിച്ചിട്ട് ഈ ആത്മാഹന്ത അല്ലെങ്കിൽ ബ്രഹ്മാഹന്ത വലിയൊരഹന്ത എന്ന് പറയും, അത് നിലനിൽക്കുന്നതാണ്. നമ്മൾ പറയണ്ടോ അഖിലം ഞാനിതെന്ന വഴി, സർ സർവവും താനായി നിൽക്കുന്ന അവസ്ഥ സമദർശിത്വം എന്ന് പറയുന്നു. സമ്പശ്യൻ എന്നെല്ലാം പലതരത്തിൽ അതിനെ കുറിച്ച് ശ്രുതികളിൽ പറയും. അപ്പൊ അത് സ്വയം വിലയിച്ചു, അത് സ്വയം വിലയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ജഡബന്ധം ശേഷിക്കുന്നില്ല എന്നാണ് പരമാം നിർവാണം എന്ന് പറയുന്നത്. അത് അവിടെ പൂർത്തിയാകുന്നു, പ്രാരബ്ധവും ഒടുങ്ങുന്നു എന്ന് പറയാം. ജീവഭാവം നേരത്തെ തന്നെ ഒടുങ്ങി, പ്രാരബ്ധരൂപത്തിൽ നിന്നിരുന്ന ആ അഹം ബ്രഹ്മാസ്മി അത് ഒടുങ്ങി, തുരിയ അനുഭവം ഒടുങ്ങി, പിന്നീട് കേവല ചിന്മാത്രമായി, കേവല ജ്യോതിസായി നിലനിൽക്കുന്നു, നിത്യമുക്തനായി നിലനിൽക്കുന്ന അവസ്ഥ. അവിടെയാണ് അഹന്തയുടെ നാശം സംഭവിക്കുന്നത്. ഇന്നത്തെ പ്രാണ ഉത്രാമന്തി ഇഹൈവ പ്രവിലീയത, പിന്നീട് സർവം എന്താണ് അവസാനിക്കുന്നു, ഇവിടെ തന്നെ സർവത്തിനും വിലയം സംഭവിക്കുന്നു എന്ന് പറയുന്നു. അത് പരമമായ അവസ്ഥ. അതിനു മുമ്പാണ് തത്വജ്ഞാനി നമ്മൾ കാണുന്നത്, അറിയുന്നത്, അനുഭവിക്കുന്നത്, ഉപദേശം സ്വീകരിക്കുന്നത്, തത്വജ്ഞാനി പ്രവർത്തിക്കുന്നത് ഒക്കെ. ആ അവസ്ഥയെ ഇതാണ് ഇവിടെ പറയുന്നത്, എന്താണ് സർവസങ്കല്പ സന്യാസി. ആ അവസ്ഥയിലാണ് പറയുന്നത് യോഗാരൂഢൻ എന്ന് പറയുന്നു. അതാണ് ഇവിടെ യോഗാരൂഢ പ്രാപ്തയോഗ ഇത്യത്, അവൻ പ്രാപ്തയോഗ യോഗത്തെ പ്രാപിച്ചവൻ എന്ന് പറയുന്നു. ഇത് ഒരു ജീവന് എത്തിച്ചേരാമെന്നുള്ള ഏറ്റവും പരമമായ അവസ്ഥയുടെ വാക്കുകൊണ്ട് പറയാമെന്നുള്ളതിന്റെ പരമാവധി പറഞ്ഞിരിക്കുകയാണ് യോഗാരൂഢ. ഇതിനപ്പുറം പറയാൻ പോയാൽ വാക്ക് ചെന്ന് മുട്ടിപ്പോകും, പിന്നെ പറയാനൊക്കത്തില്ല. ഇത്രേ പറയാൻ പറ്റും. യോഗാരൂഢ പ്രാപ്തയോഗ ഇത്യേത തഥാ തസ്മിൻ കാല ഉച്യതേ, ആ കാലത്ത് എന്നുവെച്ചാൽ ആ ഒരവസ്ഥയിൽ അങ്ങനെ സർവസങ്കല്പ സന്യാസിയായി സർവസങ്കല്പങ്ങളോടും കൂടിയിരിക്കുന്ന അവസ്ഥ, അവനെ യോഗാരൂഢൻ എന്ന് പറയുന്നു. സർവസങ്കല്പ സന്യാസീതി വചന സർവാംശകാമാൻ സർവാണിജ കർമാണി സന്യസേ, സർവകാമങ്ങളെയും സർവ കർമ്മങ്ങളെയും സന്യസിക്കൂ എന്നാണ് ഉപദേശത്തിന്റെ താല്പര്യം എന്ന് പറയുന്നു. അതുമെല്ലാം കൂടുതൽ നമ്മൾ വിശദീകരിച്ച് മനസ്സിലാക്കേണ്ടതല്ല, ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇത് നമ്മൾ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഇതിന്റെ ശ്രവണം ഒന്ന്, അതിന്റെ സ്വാംശീകരണം മറ്റൊന്ന്. നമ്മൾ ശ്രവിക്കുമ്പോൾ എന്ത് വരുന്നു? അത് മറ്റൊരാളിന്റെ ആശയമായിട്ടിരിക്കുകയാണ്. അതിന്റെ സ്വാംശീകരണത്തിന് എന്ത് വരുന്നു? നമ്മുടേതായി മാറുകയാണ്. അപ്പോ ശേഷം ഭാഗം സ്ക്രീനുണ്ട് എന്ന് വെച്ചാൽ അവനവന്റെ സ്ക്രീനിൽ തന്നെ ഇത് കണ്ടാൽ ഇത് ശരിയാകും. അത് എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ്. അത് അവനവന്റെ സ്ക്രീനിൽ തന്നെ കാണണം, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് അന്യമായിരിക്കും, ആർജിതമായിരിക്കും. ഇതൊരിക്കലും ആർജിതമായ ഒന്നല്ല, സ്വായത്തമാണ്. അപ്പോൾ അത് താൻ തന്നെ ഇതൊരു ഇതിനെ കേവലം ഒരു അവലംബമായി മാത്രം സ്വീകരിക്കുക, ബാഹ്യമായൊരവലംബം. ഇതിനെ ആശ്രയിച്ചുകൊണ്ട് നമ്മളുടെ യാത്ര സ്വയം തന്നെ നിർവഹിക്കും, സ്വയം തന്നെ എത്തിച്ചേരും. ഇത് ആർജിക്കുമ്പോൾ അത് നമ്മുടേതായിത്തീരും. അത് ഒരാളുടെ ഒരു ജീവന്റെ മാത്രം സ്വന്തമാണ്, നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ കാര്യമില്ല, പങ്കുവയ്ക്കാൻ പറ്റിയ കാര്യമില്ല. മോക്ഷം ഇതൊരാരും പങ്കുവെച്ചു കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളതെല്ലാം പങ്കുവെച്ചു കൊടുത്തിട്ടുണ്ട്. അത് പങ്കുവയ്ക്കാൻ പറ്റത്തില്ല. അത് അവനവൻ തന്നെ കണ്ടെത്തി. ഒരു ഗുരുവും തന്റെ ശിഷ്യന് തന്റെ മോക്ഷത്തെ പകുത്തു കൊടുത്തിട്ടില്ല, ആരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് പങ്കുവയ്ക്കുന്നതല്ല. അതിന്റെ പറയുന്നത് എച്ചിലായിട്ടില്ല, പങ്കുവെച്ചു കഴിഞ്ഞാൽ അത് ഉച്ചിഷ്ടമായി. മറ്റെല്ലാം പോലെ ആയിത്തീരും. അപ്പൊ അങ്ങനെയുള്ളതായി. അപ്പോ പിന്നെന്താണ്, അപ്പോൾ ഗുരുക്കന്മാരുടെ ആവശ്യം ഉണ്ട്, തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അവരെന്താണ് ഇതിനുള്ള സൂചനകൾ തരും. കേവലം സൂചനകൾ മാത്രമേ തരാൻ പറ്റൂ, ബാക്കി അവന് തന്നെ സംഭവിക്കുന്നു. പരിണാമം എന്ന് പറയുന്ന അവനവന് തന്നെ സംഭവിക്കുന്നു. ആത്യന്തികമായി അതന്നെ, അല്ലെങ്കിൽ ശ്രവണം കൊണ്ട് തന്നെ കാര്യം നടക്കുന്നുണ്ടോ? ശ്രവണത്തിൽ തന്നെ മനനവും നിധിധ്യാസനവും എന്നതിന് പറഞ്ഞു. കാരണം ബാക്കി കാര്യങ്ങൾ അവനിൽ തന്നെ നടക്കുന്നു. ശ്രവണത്തിനെന്താണ്? ശ്രോതാവും വക്താവും തമ്മിലുള്ള ഒരു ബന്ധം, ആ ബന്ധത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ ശ്രവണത്തിന് വക്താവിന്റെ സഹായം ആവശ്യമാണ്. വക്താവ് എന്നുള്ള ഒരു മാധ്യമത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ശ്രോതാവ് ശ്രവണം നേടുന്നത്. പക്ഷെ അത് മനന നിധിധ്യാസനങ്ങളിലേക്ക് പോകുമ്പോൾ എന്താണ്, ആ വക്താവുമായിട്ടുള്ള ബന്ധത്തെ അവിടെ വിച്ഛേദിക്കുന്നു. സ്വതന്ത്രനാവണം, മുക്തനാവണം. അപ്പോ അത് സ്വതസിദ്ധമായി പറഞ്ഞു. ശ്രവണത്തിൽ എന്തുവരുന്നു, ആർജിതമായിരിക്കുന്നു. മനനത്തിലും നിധ്യാസനത്തിലുമാണ് നമ്മൾ പറയാത്ത ഭാഗങ്ങളും കേൾക്കുന്നത്, കേൾക്കാത്ത ഭാഗങ്ങളും നമ്മൾ അറിയുന്നത്. അപ്പോഴാണ് അതത് കേട്ടത് മാത്രം അറിഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് ശ്രവണത്തിന്റെ ഒരു തലമാണ്. പക്ഷെ അതുപോലെ ആ നമ്മൾ മനനവും നിധ്യാസനവും എന്ന് പറയുന്നത് എന്താണോ, അത് വാസ്തവത്തിൽ ഈ ശ്രവണത്തിൽ നിന്ന് മുക്തനാകാനുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ അത് അത് തന്നെ വേണം, തന്നിനത് കുറയ്ക്കണം. അപ്പോൾ ഈ പറയുന്നത് ശരിക്കും പിടികിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇതിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാവുന്ന, അത് മറ്റൊരു ചിലരിലെന്താണോ അതെല്ലാം മറ്റൊരു സന്ദർഭത്തിൽ വിശദീകരിക്കപ്പെടേണ്ടതായി അവശേഷിക്കും. ചിലരങ്ങനെയല്ല, അത് സ്വയം വിശദീകരിക്കപ്പെടും. ആ രണ്ടാമത്തതാണ് അഭിഗാമി. എന്നുവെച്ചാൽ നമ്മൾ നാളെയും മറ്റന്നാളും അതിന്റെ അടുത്ത ദിവസമൊക്കെ നമ്മൾ സത്സംഗത്തിന് വേണ്ടിയിരിക്കരുത്. നാളെയും സത്സംഗം നടക്കണം, മറ്റന്നാളും നടക്കണം. ഇതെന്നും ഇതിനെ ആശ്രയിക്കരുത്, അതൊരു ആശ്രയബോധമാണ്. മറിച്ച് എന്ത് വേണം, അത് നമ്മുടെ തന്നെ മനനവും നിധ്യാസനവുമായി നമ്മളത് മാറ്റിയെടുക്കും. അപ്പൊ ബാക്കിയുള്ള വിശദീകരണങ്ങളെല്ലാം നമ്മളിൽ തന്നെ വരണം. ഇത് എന്നും കണ്ടെത്തലുകളായി ശേഷിക്കരുത്, മറിച്ച് ഇത് എന്നും ഇത് വെളിപ്പെടലുകളായി മാറണം. കണ്ടെത്തലുകളും വെളിപ്പെടലുകളും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇതൊരു വെളിപ്പെടലായി മാറണം. ശ്രവണത്തിന് നമ്മൾ എന്താണ്, ഇതിനെ കണ്ടെത്തുകയാണ്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞാൻ മനസ്സിലാക്കുന്നു, മനസ്സിന് സന്തോഷം വരുന്നു. പക്ഷെ അത് വെളിപ്പെടലായി വരുന്നത് എങ്ങനെയാണ്? വെളിപ്പെടലിന് ആയി മാറുമ്പോൾ ഇതെല്ലാം കേവലം സൂചകങ്ങളാണ്, ഇതെല്ലാം ബഹിരംഗങ്ങളാണ്. അന്തരംഗം എന്ന് പറയുന്നത് എന്താണ്? വെളിപ്പെടലാണ്. അവിടെ എത്തിച്ചേരണം. അതുകൊണ്ട് അതിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഇതിനെ ആശ്രയിക്കുകയുള്ളു. സത്സംഗം തന്നെ, എന്ന് സത്സംഗം തന്നെ. പോരാത്ത മഴ പോലെ ഇതിങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും, വേറെ നിവൃത്തിയില്ല. പക്ഷെ മാനം തെളിയത്തില്ല. ആ തെളിയണമെങ്കിൽ എന്ത് വേണം? ഇത് വെളിപ്പെടണം. അല്ലേ? തോരാതെ മഴ പെയ്തുകൊണ്ടിരുന്ന അതൊരു സുഖമാണ്, പക്ഷെ മാനം ഒരിക്കലും തെളിയത്തില്ല. അവിടെ പറയുന്ന എന്താണ്? സർവസങ്കല്പ സന്യാസി ഇതി വചനാൻ സർവാംസകാമാൻ സർവാണിജ കർമാണി സന്യാസി പറയും. പലരും പറയും ഇത് കേട്ട് കേട്ട് മടുത്തതാണ്, ഇയാൾക്ക് വേറെ പണിയില്ല, നമുക്ക് വേറെ ജോലിയില്ല. ഇല്ല, ഇത് ഒരിക്കലും ഇത് കേട്ട് മടുപ്പ് വരത്തില്ല. ചെന്ന് പറയും അരമണിക്കൂർ വരെയൊക്കെ പിടിച്ചിരിക്കും, അത് കഴിഞ്ഞ് പറ്റത്തില്ല. വേണ്ടി വന്ന ഒരു മണിക്കൂർ, ഈ ഒന്നര മണിക്കൂർ കുറച്ച് കടുപ്പമാണ്, രാവിലെ പറ്റത്തില്ല. എന്തുകൊണ്ട്? കേട്ടത് തന്നെ വീണ്ടും കേൾക്കുന്നു, ഇന്നലെ കേട്ടത് തന്നെ ഇന്നും കേൾക്കുന്നു. വാസ്തവത്തിൽ ഇന്നലെ കേട്ടത് ഒരിക്കലും ഇന്ന് കേൾക്കാൻ പറ്റത്തില്ല. കേൾക്കുന്നവനാണെങ്കിൽ ഒരിക്കലും. അതുകൊണ്ടല്ലേ കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ പുനരുക്തിയില്ല. മനസ്സ് തെളിഞ്ഞുകൊണ്ടേയിരിക്കും, കേൾക്കുന്ന ശബ്ദം ചിലപ്പോൾ ഒന്നായാലും അർത്ഥം വേറെയായിരിക്കും. താൻ കണ്ടെത്തുന്ന അർത്ഥം അല്ലെങ്കിൽ തനിക്ക് വെളിപ്പെടുന്ന അർത്ഥം വേറെയായിരിക്കും. അതാണ് ഇതിന്റെ പുരോഗതി എന്ന് പറയുന്നത്. അല്ലാതെ ഇത് കടിച്ചു പിടിച്ചിരുന്ന് കേൾക്കാനുള്ളതല്ല. കടിച്ചു പിടിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അപ്പൊ അവൻ ഈ പറയുന്ന വാചകം എത്രയോ തവണ ആവർത്തിച്ചാണ്, സർവസങ്കല്പ സന്യാസി സർവാംശ കാമാൻ സർവാണിജ കർമാണി സന്യസി, സർവകാമങ്ങളെയും സർവ കർമ്മങ്ങളെയും സന്യസിക്കുക എന്നിപ്പോ കേൾക്കുമ്പോ അത് ഇന്നലെ വരെ കേട്ടതായിരിക്കും. എന്നാലേ സത്സംഗമാകത്തുള്ളൂ. സത്സംഗം എന്ന് പറയുന്നതിന്റെ പ്രധാനമായ അർത്ഥം എന്താണ്? സത്തുക്കളുമായിട്ടുള്ള സംഘം എന്നല്ല, മറിച്ച് സത്തുമായിട്ടുള്ള സംഘം എന്നാണ്. അവിടെ എന്താണ് സത്ത്? നമ്മൾ സത്തെന്ന് കരുതുന്ന ഒരു വ്യക്തിയുമായിട്ട് നമ്മളൊരു ബന്ധം സ്ഥാപിക്കുകയല്ല, മറിച്ച് എന്താണ് പരമാർത്ഥ സത്തുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ് അവിടെ നടക്കുന്നത്. തന്റെ ഉണ്മയുമായിട്ടുള്ള സംഘമാണ് അതിന് സാധിക്കേണ്ടത്. അപ്പോൾ അതാണ് സംഭവിക്കുന്നതെങ്കിൽ എന്തുവരും? ഇന്നലത്തെ സത്സംഗം നമുക്ക് ഇന്ന് കേൾക്കാൻ പറ്റത്തില്ല, അത് വേറെയായിരിക്കും. അതിനെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ വേറെയായിരിക്കും. അത് ഇനി തുടർന്ന് ചർച്ച ചെയ്യുന്നുണ്ട് ശ്ലോകത്തിൽ. ഏതാഹി നേന്ദ്രിയാർത്ഥേഷു കർമ്മസ്വനുഷജ്ജതേ സർവസങ്കല്പ സന്യാസി യോഗാരൂഢസ്തദുച്യതേ. ശാന്തി ശാന്തി ശാന്തി.